ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവദ്ഗീതം അധ്യായം 13 ശ്ലോകം 26. അന്വേത്യേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേഭി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണ. അന്യേതു യേഷു വികല്പേഷു അന്യതരേണാപ്യമം യഥോക്തം ആത്മാനം അജാനന്ദ അന്യേഭ്യ ആചാര്യേഭ്യ ശ്രുത്വാ ഇദമേവ ചിന്തയത ഇത്യുക്ത്വാ ഉപാസതേ ശ്രദ്ധധാനാഃ സന്തഃ ചിന്തയന്തി തേഭി ചാതിതരന്തി ഏവ അതിക്രാമന്തി ഏവ മൃത്യും മൃത്യുക്തം സംസാരം ഇത്യേത്. ഇതുവരെ പറഞ്ഞത് വിവേകമുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത്. വിവേകവും ശ്രദ്ധയും, വിവേകത്തിന്റെ ഒരു ഭാഗമാണ് ശ്രദ്ധ. അത്രകാരെ കുറിച്ച് പറഞ്ഞു. ചിലർ ധ്യാനം ശീലിക്കുന്നു, ചിലർക്ക് തത്വവിചാരം സാഖ്യം, ചിലർ യോഗം കർമ്മയോഗം എല്ലാം അനുഷ്ഠിക്കുന്നു. അത് വിവേകപ്രധാനികൾ, വിവേകപ്രധാനന്മാരായ സാധകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടിവിടെ കേവല ശ്രദ്ധാലുക്കളെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്നതാണ് സ്വയം വിവേകരഹിത. ഭാഷകാരൻ പറയും പരോപദേശ പ്രമാണ, വിവേകം ഇല്ലാതിരിക്കുക എന്ന ശ്രദ്ധ ഉണ്ടായിരിക്കും. അതെങ്ങനെ സംഭവിക്കും? വിവേകം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് മൂഢതയാണ്. പക്ഷെ ശ്രദ്ധ എന്ന് പറയുന്നത് പുണ്യത്തിന്റെ ഫലമായി വരുന്നതാണ്. അവർക്ക് ഈ പറയുന്ന മാർഗങ്ങളിലൂടെയെല്ലാം വിവേകപൂർവം സഞ്ചരിക്കുന്നതിന് കഴിയത്തില്ല. മനസ്സിലൂടെ പറയുന്നത് എന്താണോ, അന്യേഭ്യ ശ്രുത്വ ആചാര്യഭ്യ, ഗുരു പറയുന്നതനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഗുരുവിൽ വിശ്വസിക്കുന്നു, ഗുരുവിൽ ശ്രദ്ധയുണ്ട്, ഗുരുവിൻ്റെ വാക്യത്തിൽ ശ്രദ്ധയുണ്ട്. അപ്പൊ സാധാരണ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഭൂരിപക്ഷം പേരും ഇങ്ങനെയുള്ളവരാണ്. കാരണം വിവേകവും മറ്റും സഹജമായി ഉണ്ടാകുക അല്ലെങ്കിൽ ആർജിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്, അത് യത്നസാധ്യമായ കാര്യങ്ങളാണ്. പക്ഷെ ശ്രദ്ധ അങ്ങനെയല്ല, പൂർവ്വപുണ്യം കൊണ്ടുണ്ടാകാം. ആ പൂർവ്വപുണ്യം കൊണ്ട് ശ്രദ്ധയുണ്ടാകുമ്പോൾ എന്ത് വരുന്നു, അവരാധ്യാത്മികമായി താൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവിനെ സമീപിക്കുന്നു, ഗുരുവിനെയും ശ്രദ്ധ കൊണ്ടവർ സ്വീകരിക്കുന്നു. ആ ശ്രദ്ധ കൊണ്ട് ഗുരു പറയുന്നതിന് അവരനുഷ്ഠിക്കുന്നു. ഇവിടെ പറയുന്നു അവരും അത്തരക്കാരും മോക്ഷത്തെ പ്രാപിക്കുന്നു. പിന്നെന്താണ് വിവേകനവും മൃത്യും അതിതരം തീരി. പിന്നെ വിവേകികൾ മൃത്യുവിനെ അതിക്രമിക്കുന്നു, ഈ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ ചിന്തിക്കേണ്ടതുണ്ടോ എന്നാണ്. അന്ന് അന്യേതു യേഷു വികല്പേഷു അന്യതരേണാപ്യേവം, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ വികല്പങ്ങളിൽ ഒന്നുകൊണ്ട് പോലും ഒരു മാർഗത്തിലൂടെയും യഥോക്തം ആത്മാനം അജാനന്ദ, ഈ പറഞ്ഞ രീതിയിൽ ആത്മാവിനെ ധരിക്കാൻ കഴിയാത്തവർ അവരെന്ത് ചെയ്യുന്നു? അന്യേഭ്യ ആചാര്യഭ്യ, അവര് ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അന്യേഭ്യ ശ്രുത്വ, ഗുരുക്കന്മാരിൽ നിന്നവർ ധരിക്കുന്നു. എങ്ങനെ? ഇതം ഏവ ചിന്തയത, ഇതിനെ നീ ചിന്തിക്കൂ എന്ന് ഗുരു പറയുന്നു, നീ ഇത് ചെയ്യൂ എന്ന് പറയുന്നു. പിന്നെ അത് എന്താണ് അങ്ങനെ? അപ്പോൾ ഗുരുക്കന്മാര് അത്തരക്കാരോട് അതേ പറയാറുള്ളൂ. ഒരു അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കുന്നു, ഇത് ചെയ്താൽ മതി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്തരക്കാരോട് വിവേകവും മറ്റും ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് അവരെ കൊണ്ട് അസാധ്യമായി തീരും എന്ന് അറിയാം. അതുകൊണ്ട് വിവേകത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ അവരോട് പറയത്തില്ല. ഇനി അവർ കേട്ടുകഴിഞ്ഞാലും അവർക്കത് അനുഷ്ഠിക്കാൻ സാധ്യമല്ലാതെ വരും. കാരണം അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധ മാത്രമുള്ളവർ യോഗ്യന്മാരല്ലേ? ശ്രദ്ധ മാത്രമുള്ളവർ യോഗ്യന്മാരാണ്. പക്ഷെ ഗുരു പറയുന്നത് സാധാരണ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നത് ശ്രദ്ധ മാത്രമല്ല, വിവേകം പോലെയുള്ള കാര്യങ്ങളും അവർ ഉപദേശിക്കും. പക്ഷെ എല്ലാവർക്കും അത് സ്വീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ കേവലം ആ ശ്രദ്ധയെ മാത്രം അവലംബിച്ച് ഇതമേവ ചിന്ത ചെയ്ത പറയുന്നത് ഇത് ചിന്തിച്ചാൽ മതി, അതുകൊണ്ട് നീ ഒരനുഷ്ഠാനം നീ ചെയ്താൽ മതി എന്ന് പറയുന്നു. പിന്നെ അവരൊന്നും മറ്റൊന്നും ചിന്തിക്കുന്നില്ല, ഗുരു എന്ത് നിർദ്ദേശിച്ചോ അത് ചെയ്യുന്നു. വിത്വ ഉപാസതേ ശ്രദ്ധാനാഹ സന്തഹ, അവര് ശ്രദ്ധാന അത്യധിക ശ്രദ്ധയുള്ളത്, ശ്രദ്ധാധനന്മാരെന്നും പറയും. ശ്രദ്ധാജാഢ്യം എന്ന് പറയും, അതായത് അത്യധികമായ ശ്രദ്ധ. ഗുരു പറയുന്ന ആ വാക്കിൽ അവർ ഒരു അണുവിട പോലും വ്യതിചലിക്കുന്നില്ല, പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കുന്നു. അങ്ങനെ ശ്രദ്ധയോടുകൂടി ചിന്തയേന്തി അവർ ആത്മാവിനെ ഉപാസിക്കുന്നു. ചിന്തയേന്തി എന്ന് വെച്ചാൽ ഉപാസിക്കുന്നു, ഗുരു നിർദ്ദേശ മാർഗത്തിൽ തന്നെ ഇരിക്കുന്നു. തേബി അവരും എന്ത് ചെയ്യുന്നു, അതിതരം ദേവ തേപി എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ളവരും വിവേകം പോലെയുള്ള കാര്യങ്ങളെ യത്നത്തിലൂടെ സമ്പാദിക്കാൻ ശ്രമിക്കാത്തവരും. അതിന് അത് യത്നസാധ്യമായ കാര്യമാണ്, പ്രയത്നം കൊണ്ട് നേടേണ്ടതാണ് വിവേകവും മറ്റും. അതിനൊന്നും അവർ ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ളവർ കൂടി എന്ന് പറയുന്നു, തേപി അതിതരം ദേവ അതിക്രാമം ദേവ മൃത്യു മൃത്യുയുക്തം സംസാരം, മൃത്യുയുക്തമായിരിക്കുന്ന ഈ സംസാരത്തെ, മൃത്യു എന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരമാണ്, ജനന മരണ രൂപത്തിൽ അല്ലെങ്കിൽ ശോകമോഹാദി രൂപത്തിലുള്ള ഈ സംസാരമാണ്, അതിനെ അവരും അതിക്രമിക്കുന്നു. അവരെ വിശേഷിപ്പിക്കുകയാണ് ശ്രുതി പരായണാഹ, ശ്രുതി ശ്രവണം പരം അയനം ഗമനം മോക്ഷമാർഗ പ്രവൃത്തോ പരം സാധനം യേശാന്തി ശ്രുതി പരായണാഹ. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്നുള്ള അർത്ഥമുണ്ട്, ഇവിടെ അതല്ല, ഗുരു ഉപദേശം എന്നുള്ള അർത്ഥത്തിലാണ്. ഗുരു നിർദ്ദേശിക്കുന്ന ഒരു ഉപദേശം, ഇവിടെ ഗുരു ഉപദേശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഗുരു ഒന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ഇന്നത് ചെയ്യൂ, ഏതെങ്കിലും ഒരു അനുഷ്ഠാന മാർഗത്തെ ചെയ്യുന്നു. അവൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സാധാരണ ഗുരു ഗുരുക്കന്മാർ ഉപദേശിക്കുമ്പോൾ ഇവിടെ ഭഗവാൻ തന്നെ അവസാനം പറയും, എന്താണോ വിമർശ ചെയ്ത് അശേഷിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നീ ശരിയായ രീതിയിൽ ആലോചിച്ചിട്ട് ഇതിൽ നിന്നും നിനക്ക് ഇഷ്ടമുള്ള ചെയ്യുക എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ആലോചിച്ച് ചെയ്യാൻ ഉപദേശിക്കുമ്പോൾ സാധാരണ ഗുരുക്കന്മാർ അങ്ങനെ തന്നെയാണ് ഉപദേശിക്കുന്നത്, പക്ഷെ അതിന് അങ്ങനെ ആലോചിച്ച് സ്വീകരിക്കുന്നതിന് പക്വതയില്ലെങ്കിലോ ശിഷ്യന്, അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള വിവേകശാലിയല്ല ശിഷ്യനെങ്കിൽ പിന്നെ അവനോട് പറയുന്നത് എന്താണ്, നീതി ചെയ്യുക എന്ന് പറയുന്നു. പിന്നെ നീ അത് ആലോചിച്ച് ശരിയാണോ തെറ്റാണോ, അതിന്റെ ഗുണദോഷ വിചാരങ്ങൾക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ അർജുനനെ പോലെയുള്ള ഒരു ശിഷ്യനാണെങ്കിൽ പറയുന്ന എന്താണ്, വിമർശ ഏത് ശിഷ്യനാണ്, അതാണ് മുമ്പ് പറഞ്ഞ മാർഗങ്ങളല്ല, അവിടെ ഈ വിമർശനം ആവശ്യമാണ്. ഇതങ്ങനെയല്ല, ഒരു ശ്രദ്ധയുടെ ആധിക്യം വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈശ്വരനെ പ്രതിമയിലും മറ്റും ആരാധിക്കുന്നു. വാസ്തവത്തിൽ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു രൂപമോ ഈശ്വരനല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം, കല്ലൊരിക്കലും ഈശ്വരനാകത്തില്ല. പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു, അതിനെ ആശ്രയിക്കുന്നവന്റെ ശ്രദ്ധ കൊണ്ട് അത് ഈശ്വരനായി മാറുന്നു. അപ്പോൾ അവിടെ പ്രാധാന്യം ശിഷ്യന്റെ ശ്രദ്ധയ്ക്കാണ്. ആധ്യാത്മിക മാർഗത്തിൽ എപ്പോഴും പ്രാധാന്യം വരുന്നത് ശിഷ്യന് തന്നെയാണ്, ശിഷ്യനെന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്റെ ശ്രദ്ധയ്ക്ക് തന്നെയാണ്. ഒരു കല്ലിൽ പോലും ഒരാൾ ദൃഢമായ ശ്രദ്ധയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഈശ്വര ചൈതന്യം പ്രകടമാകുന്നു. അപ്പോൾ അതിന് കാരണമായിരിക്കുന്നത് എന്താണ്, അത് ഈശ്വര സാന്നിധ്യം പ്രകടമാകുന്നതിന് നിമിത്തമായി തീർന്നത് ശിഷ്യന്റെ ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ആ ശ്രദ്ധാലുവിന്റെ ആ സാധകന്റെ ശ്രദ്ധയാണ്. അപ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യുന്നു, തന്റെ ഈശ്വരീയതയെ ആ കല്ലിൽ പ്രകടമാക്കുന്നു. ഗുരുവിനെ സംബന്ധിച്ചത് തന്നെ, ഒരാളൊരു സദ്ഗുരു, ഒരു സദ്ഗുരുവിനെ അന്വേഷിച്ച് കിടക്കുന്നു. ഒരുപാട് പേര് സദ്ഗുരുക്കന്മാരെ അന്വേഷിച്ച് കിടക്കുന്നുണ്ട്. അവർ അന്വേഷിച്ച് കിടന്നാലും സദ്ഗുരുവിനെ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? സദ്ഗുരുക്കന്മാരില്ലാത്തതുകൊണ്ടല്ല, അവന് ശ്രദ്ധയില്ലാത്തതുകൊണ്ട്. ശ്രദ്ധയുണ്ടെങ്കിൽ എന്താണ്, സദ്ഗുരു എവിടെ അവന്റെ ശ്രദ്ധ പതിയുന്നു അതെല്ലാം ഗുരുക്കന്മാർ. അതിൽ ദത്താത്രേയനും മറ്റും അനേക ഗുരുക്കന്മാരുണ്ടെന്ന് പറയുന്നു. കണ്ടതെല്ലാം സദ്ഗുരുക്കന്മാരായി. അപ്പൊ ഗുരുവിനേക്കാൾ പ്രാധാന്യം ശിഷ്യന്റെ ശ്രദ്ധയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. ഒരാൾ ഒരു ഗുരു അവനെ ഒരാൾ സ്വീകരിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ പറയുകയാണ് ഇത് സദ്ഗുരുവല്ല, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ തിരഞ്ഞെടുത്ത ഗുരു ശരിയായില്ല, അങ്ങനെ പലരും പറയാറുണ്ടല്ലോ. ഗുരുവിനെ ഉപേക്ഷിക്കുന്നവർ, ഗുരുവിനെ സ്വീകരിക്കുക ഉപേക്ഷിക്കുക ഇതൊക്കെ ചെയ്യുന്നവരുടെ മനസ്സിലതാണ്. അവർ പറയുന്ന എന്താണ്, ശരിയായ ഗുരുവല്ല, എനിക്ക് പറ്റിയ ഗുരുവല്ല എന്ന് പറഞ്ഞ് ഗുരുവിനെ ഉപേക്ഷിക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധയുടെ കുറവുകൊണ്ടാണ്. ശ്രദ്ധയുള്ളവനാണെങ്കിൽ ഒരു കല്ലിൽ പോലും അവന് ഗുരുവിനെ കണ്ടെത്താൻ കഴിയും. അപ്പൊ ചിലരെ അഭിമാനം കൊണ്ട് കല്ലിനെ തന്നെ ഗുരുക്കന്മാരായി സ്വീകരിക്കും, മനുഷ്യരെ ഗുരുക്കന്മാരായി സ്വീകരിക്കില്ല. കാരണം വേറെ മനുഷ്യന്റെ മുമ്പിൽ പോയി കുമ്പിടുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ വിചാരിക്കും കല്ല് തന്നെ ഗുരുവായിരുന്നോട്ടെ എന്ന് കരുതുന്നവരുമുണ്ട്. അപ്പോൾ അതിൽ ക്ഷീണം തോന്നത്തില്ലല്ലോ. കല്ലിനെ കുമ്പിടുന്നതിന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, മനുഷ്യരെ കുമ്പിടുന്നിടത്താണ് ആൾക്കാർ എപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. കാരണം വേറൊരു മനുഷ്യന്റെ മുമ്പിൽ തലകുലിക്കുന്നു. അപ്പോൾ അവിടെ ഗുരുവിനെ ഗുരുവായി കാണാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ തകരാറ് വരുന്ന എന്താണ്? ശ്രദ്ധ. ശ്രദ്ധയുടെ ന്യൂനതയാണ്. ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ മറ്റൊന്നും തന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഉത്തമാധികാരികൾക്ക്, വിവേകശാലികളായ അധികാരികൾക്ക് വേണ്ടി മുമ്പുള്ള വഴികളെല്ലാം പറഞ്ഞതിന് ശേഷം ഇവിടെ കേവലം ശ്രദ്ധയെ മാത്രം അവലംബിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു. അവർ എങ്ങനെയുള്ളവരായിരിക്കും? ശ്രുതിപരായണാഹ. ഗുരുവിന്റെ ഉപദേശത്തെ മാത്രം, മറ്റൊന്നും വേണ്ട. ശ്രുതി ശ്രവണം പരമയനം ഗമനം മോക്ഷമാർഗ പ്രവൃത്തു പരം സാധനം, പരമമായ സാധനമായി അതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ ഗുരു, അതുകൊണ്ട് ഗുരുവിനെ ലഭിക്കുമ്പോൾ അത് അങ്ങനെയുള്ള ഒരു ശ്രദ്ധാൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്താണ് ഇത്, സദ്ഗുരുവാണോ അത് ഗുരു അസത്താണോ, അങ്ങനെ ഒരാൾക്ക് ഒരാൾ ചിന്തിക്കുന്നില്ല. കാരണം അയാളുടെ ശ്രദ്ധ ഒരു സ്ഥലത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ മാറ്റം വരാൻ വഴിയില്ല. അത് മാത്രമല്ല, ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ ഗുരുവിന്റെ യോഗ്യതയൊന്നും ഇതിനെ ബാധിക്കുന്നുമില്ല. ശിഷ്യൻ ശ്രദ്ധാലുവാണെങ്കിൽ അവിടെ ഗുരുവിന്റെ യോഗ്യത എന്നൊരു വിഷയമല്ല. ആ ശ്രദ്ധ കൊണ്ട് തന്നെ അയാൾ മോക്ഷത്തെ പ്രാപിക്കും. അതല്ലേ, കല്ലിന് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്? കല്ലിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല, പക്ഷെ ആ കല്ല് തന്നെ എന്ത് ചെയ്യുന്നു? സദ്ഗുരുവായി മാറുന്നു. എങ്ങനെ? ഈശ്വരൻ ആ ശ്രദ്ധാലുവിന് അതിലൂടെ പ്രകടമാകുന്നു. അപ്പോൾ ഒരു മനുഷ്യരൂപത്തിലൂടെയും ആ ശിഷ്യന് ശരിയായ ശ്രദ്ധയുണ്ടെങ്കിൽ ആ മനുഷ്യരൂപത്തിന്റെ യോഗ്യത നോക്കിയിട്ടല്ല, ശിഷ്യന്റെ ശ്രദ്ധയ്ക്കനുസരിച്ച് അതിലൂടെ ഈശ്വരൻ പ്രകടമാകുന്നു, അല്ലെങ്കിൽ ഈശ്വരീയത പ്രകടമാകുന്നു. അതുകൊണ്ട് ഒരാൾ അങ്ങനെ ഗുരുവിനെ തേടി നടക്കേണ്ട കാര്യമില്ല. കാരണം എവിടെയാണോ അയാളുടെ ശ്രദ്ധ പതിയുന്നത്, ഞാൻ ശ്രദ്ധയെ സ്വീകരിക്കുന്ന ആരാണ്? ആ വ്യക്തിയല്ല, ഈശ്വരനാണ്. കാരണം അയാളുടെ ശ്രദ്ധ വരുന്നത് ആത്മീയ മാർഗത്തിലാണ്, അയാളുടെ ശ്രദ്ധ വരുന്നത് ഈശ്വരനിലാണ്. അപ്പോൾ ഈശ്വരീയത അവിടെ പ്രകടമാകും, അയാൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണോ, മോക്ഷമാർഗ പ്രവൃത്തവും ആ മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ, അവന് പരമമായ സാധനം എന്ന് പറയുന്ന എന്താണ്? ആ ഗുരുവിന്റെ വാക്യം തന്നെയാണ്, യേശാം തേ ശ്രുതിപരായണാഹ, കേവലം പരോപദേശ പ്രമാണാഹ. ചിലർ വളരെ അഭിമാനപൂർവ്വം പറയും. എന്താണോ, ഞാനങ്ങനെ ആര് പറയുന്നത് സ്വീകരിക്കത്തില്ല, ഞാനതല്ല എന്റെ ബുദ്ധിയിൽ പരിശോധിച്ച് സ്വീകരിക്കും. അതൊരു വലിയ കഴിവെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ അതൊരു വലിയ കഴിവൊന്നുമല്ല. എന്തുകൊണ്ട്? കാരണം ഇയാളുടെ ബുദ്ധി എത്ര ക്ഷേമമാണെന്നുള്ളതിനെന്താ ഉറപ്പ്? ഇതിൽ ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അവനവന്റെ ബുദ്ധിയുടെ സാമർഥ്യത്തിൽ അവനവൻ അഭിമാനം തോന്നിയുകൊണ്ട് കാര്യമൊന്നുമില്ല. വിവേകം പോലും ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടായാൽ അവിടെ ശ്രദ്ധ കൂടി ചേരുന്നു, വളരെ നേട്ടം തന്നെ. അതാണ് അവരെ കുറിച്ച് ആദ്യം പറഞ്ഞത്. പക്ഷെ അതിനുള്ള പുണ്യമില്ല. ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ വിവേകത്തിന്റെ ആവശ്യമില്ല. അടുത്ത് പറയുന്നു, സ്വയം വിവേകരഹിത പറയുന്നു. അത് പ്രത്യേകിച്ചെടുത്ത് പറയുകയും മൂർഖന്മാർ എന്ന് വേണമെങ്കിൽ പറയാം, മൂഢന്മാർ. സ്വയം അവർക്ക് വിവേകമേ ഇല്ല എന്നർത്ഥം. അതിന്റെ കഥയിൽ പറയുന്നു, പോത്തിനെ ബ്രഹ്മമായിട്ട് ഉപാസിച്ചത് എന്താണ്? അവന്റെ വിവേകം കൊണ്ടല്ല, മൂഢത കൊണ്ടാണ്. പക്ഷേ വിവേകമുള്ളവർക്കും ചിലപ്പോൾ ഇല്ലാതെ വരുന്ന ശ്രദ്ധ, ആ ശ്രദ്ധ കൊണ്ടെന്ന് വരുന്നു അവന്. അപ്പോൾ ഈ തത്വമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് സാധിക്കാൻ കഴിയാത്ത കാര്യം. കാരണം തത്വം മനസ്സിലാക്കിയവന് ചിലപ്പോൾ ശ്രദ്ധ വരത്തില്ല. മൂഢന് ശ്രദ്ധ വരാം. അത്തരം ശ്രദ്ധയുള്ളവനും കനായ അവന്റെ ആ ശ്രദ്ധയെ, അവന്റെ ശ്രദ്ധ ഒരു വ്യക്തിയിലല്ല, അല്ലെങ്കിൽ ഒരു കല്ലിലല്ല. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ആത്യന്തികമായി ചെന്ന് ചേരുന്ന ഇവിടെ ഈശ്വരനിലാണ്. അപ്പൊ അവൻ എന്തിനാണോ അവലംബിച്ചിരിക്കുന്നത്, ഏത് ഉപായത്തെയാണോ അവൻ സ്വീകരിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യരൂപമായാലും ശരി, അല്ലെങ്കിൽ അവന്റെ സങ്കല്പത്തിലുള്ള ഏതെങ്കിലും ദേവതകളായാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യമായ രൂപം, ശിലാഖണ്ഡമോ അല്ലെങ്കിൽ ദാരശില്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിത്രമോ, എന്തായാലും ശരി, അതിലൂടെയെല്ലാം ഈശ്വരീയമായ അനുഗ്രഹം അവന് പ്രാപ്തമാകുന്നു. അവന്റെ ശ്രദ്ധ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പറയും, എന്താണ്, അചിന്ത്യ ഖലുയേ ഭാവ നതാൻ തർക്കേണ യോജയേ. ഈ ഭാവങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മികമായ വിഷയം തന്നെ മൊത്തത്തിൽ പറഞ്ഞു. അതൊരിക്കലും നമ്മുടെ യുക്തിക്ക് വിധേയമാക്കരുത്. ആത്യന്തികമായി ആത്മീയമായ ഒന്നിനെയും തന്നെ ഒരാൾ ഗുരുവിനെ പരീക്ഷിച്ച് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന അബദ്ധമാണ്. ഒന്നിനെയും തന്നെ നദാൻ തർക്കേണ യോജയെ, നിങ്ങളുടെ തർക്ക ബുദ്ധി കൊണ്ടൊരിക്കലും ഈ ആത്മീയതയെ സമീപിക്കരുത്. അത് പറഞ്ഞ ബുദ്ധിമാന്മാർക്ക് വിദ്വേഷം വരും, കാരണം സ്വന്തം ബുദ്ധിയിൽ അഭിമാനിക്കുന്നവർക്ക്. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, എന്താണോ അചിന്ത്യ ഈ ഭാവ, ഈ ഭാവങ്ങളെല്ലാം, ഈ വസ്തുതകളെല്ലാം, ഈ തത്വങ്ങളെല്ലാം അചിന്ത്യമാണ്. ഗുരുത്വം, ശ്രദ്ധ, ഭക്തി, തത്വജ്ഞാനം, ഇത്തരം കാര്യങ്ങളെല്ലാം അചിന്ത്യമാണ്, ആത്യന്തികമായിട്ട്. നമ്മളെത്രയൊക്കെ സത്സംഗങ്ങൾ നടത്തിയാലും, എത്രയൊക്കെ നമ്മൾ വാചക കസരത്തുകൾ നടത്തിയാലും കേട്ടാലും, ആത്യന്തികമായി ഇതിനെക്കുറിച്ച് പറയുന്ന തത്വം ഇതാണ്. നമ്മുടെ ആചാര്യന്മാർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണോ, അതെല്ലാം അചിന്ത്യമാണ്. ഒരു ഗുരുവും നമുക്കെന്താണോ നിർവചിക്കാൻ പറ്റിയല്ല, ചിന്തിക്കാൻ പറ്റിയല്ല. ഏത് തരത്തിൽ അവർ വർത്തിച്ചാലും ശരി, ഗുരുവിന്റെ ശ്രദ്ധ ഒരു സ്ഥലത്ത് പതിഞ്ഞോ, പിന്നീട് അതിനെക്കുറിച്ച് അത് ചിന്തയ്ക്ക് യുക്തിക്ക് കൊണ്ടൊന്നും നമുക്ക് അതിനൊന്നും നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സാധാരണ കാണുന്ന ഒന്നാണ്, ഒരു ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് മറ്റ് ഗുരുക്കന്മാരെ അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ്. ഇനി മറ്റു ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞാലും എന്താണ്, ഇതെല്ലാം ശ്രദ്ധാലുക്കളാണ്. ഒരു ഗുരുവിന്റെ വിശ്വസിക്കുന്നവരാ ഗുരുവിൽ ശ്രദ്ധയുള്ളവർ, മറ്റു ഗുരുവിൽ വിശ്വസിക്കുന്നവരാ ഗുരുവിൽ ശ്രദ്ധയുള്ളവർ. പക്ഷേ ഒരു ഗുരുവിന്റെ ശിഷ്യന്മാർ മറ്റൊരു ഗുരുവിനെ കുറിച്ച് പറയുമ്പം അവർക്ക് അല്പം താഴ്ത്തിക്കെട്ടാൻ ഉള്ളൊരു വാസന, ഒരു താല്പര്യം വരും. അദ്ദേഹവും ശ്രേഷ്ഠൻ തന്നെയാണ്, പക്ഷെ എന്റെ ഗുരുവിന്റെ അത്ര വരത്തില്ല, ഒരു രണ്ട് ഡിഗ്രി താഴ്ന്നേ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിക്കുകയും ചെയ്യും. എന്റെ ഗുരുവിനാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ചന്തമുണ്ട്, മറ്റേ ഗുരുവിന് അതില്ല. എന്തെങ്കിലും പറയും, അങ്ങനെ പലതും പറയുന്ന കേട്ടിട്ടുണ്ട്. ആ ഗുരുവിന് ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, ഇവര് ഇങ്ങനെയാണ്. എന്തിന്? പലതരത്തിലുള്ള അഭിപ്രായം പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോ മറ്റു ഗുരുക്കന്മാരിൽ അനേകം ജീവന്മാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും അതിനൊന്നും നിന്ദിക്കുക, അതിനൊന്ന് താഴ്ത്തി കെട്ടുക, മോശമാണെന്ന് പറയുക, നമ്മുടെ ഗുരു ശ്രേഷ്ഠമാണെന്ന് പറയുക, ഇത് ശ്രദ്ധയുടെ കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശ്രദ്ധയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിൽ ശരിയായ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ആ ശ്രദ്ധ ശരിയാണെങ്കിൽ പിന്നെ ആ ശ്രദ്ധ എല്ലായിടത്തും പതിയും ഒരുപോലെ. അത് വേറെ ഗുരുവിനെ താഴ്ത്തിക്കെട്ടാൻ പറ്റത്തില്ല. അതിനെന്തെങ്കിലും ദോഷങ്ങൾ ആരോപിക്കുക. നമ്മളൊരാളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അതിനെന്തെങ്കിലും ദോഷങ്ങൾ ആരോപിക്കുക, അതാണ്. അപ്പോൾ അതിന് പ്രധാനമായി വരുന്ന ദോഷം എന്ന് പറയുന്നത് അസൂയയും. ആ സ്വാമിയുടെ സത്സംഗം എങ്ങനെയുണ്ട്? മറ്റേ സ്വാമിയുടെ പറയും, സ്വാമിയുടെ സത്സംഗം തിരക്കേടില്ല, പക്ഷേ എന്തോന്ന്, പക്ഷേ ഇത് വിലയിരുത്താൻ ഇവന്റെ കയ്യിലൊന്നുമില്ല. അഭിപ്രായം പറയുന്നവൻ എന്തെങ്കിലും ഒരു യോഗ്യത വേണമല്ലോ. ഇവന് ഇതിനെക്കുറിച്ച് യാതൊരു കുലബന്ധവുമില്ല. എന്നാലും പറയും, സത്സംഗമെല്ലാം കൊള്ളാം, പക്ഷേ ഒരു ചെറിയ തകരാറുണ്ട്. എന്താണ് അത്? എന്തെങ്കിലും ഒരു തകരാറുണ്ട് അവിടെ, എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പറയും, അതെന്തോ ഒരു വിഷമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, ഇങ്ങനെ പറയും. അതുപോലെ തന്നെ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ വായിച്ച് എങ്ങനെയുണ്ട്, അത് കൊള്ളാം, പക്ഷെ എന്തോ ഒരു ചെറിയ തകരാറാണ്. ഈ തകരാറ് തന്നിലാണ് ഇരിക്കുന്നത്, അതിലല്ല എന്നുള്ളത് മനസ്സിലാക്കത്തില്ല. അവിടെ എന്താണ്? സ്വയം വിവേകരഹിത, ശ്രദ്ധയുടെ കുറവുകൊണ്ടാണ്. വാസ്തവത്തിൽ അവൻ ഏതെങ്കിലും ഒരു ഗുരുവിൽ, ഒരു ആചാര്യനിൽ അവനിൽ അങ്ങനെയൊന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം, അവന്റെ സ്വന്തം ഗുരുവിൽ, അവൻ വിശ്വസിക്കുന്ന ഗുരുവിൽ അവന് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്. അതാണ് അതിന്റെ പരമാർത്ഥത്തിലുള്ള കാരണം. തന്റെ ഗുരുവിൽ അവന് ശ്രദ്ധ കുറവ്, അതുകൊണ്ട് എന്ത് ചെയ്യും? നാളെ അവൻ ആ ഗ്രൂപ്പിൽ പോയി നിൽക്കും, എന്നിട്ട് പറയും, ആ പഴയ ഗുരു ഉണ്ടല്ലോ, ഞാൻ വളരെ അടുത്ത് പരിശോധിച്ച് നോക്കി, പറയുന്ന ഗുണമൊന്നും അവിടെയില്ല. ഇപ്പോഴത്തെ അപ്പോഴപ്പോഴത്തെ കാണുന്ന ഗുരുവിന് കീജയ്, അവിടെ കീജയ് വിളിക്കും. ഇങ്ങനെയുള്ള ശിഷ്യന്മാരുണ്ട്. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു ഗുരുവിനെ നിന്ദിക്കുന്നവൻ, ഒരു ഗുരു എന്ന് പറയുമ്പോൾ അനേകരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഗുരുവിനെ ശിഷി നിന്ദിക്കുകയും ഒരു ഗുരുവിനെ പോഴ്ത്തുകയും ചെയ്യുന്നു, നാളെ ഈ പോഴ്ത്തുന്ന ഗുരുവിനെയും നിന്ദിക്കും. യാതൊരു സംശയമില്ല, ഈ ഗുരു ശരിയല്ലെന്ന് പറയും. കാരണം അവന്റെ ശ്രദ്ധ ഒരിടത്തും പതിഞ്ഞിട്ടില്ല, ഒരിടത്തോട്ട് പതിയുകയുമില്ല. ശാസ്ത്രങ്ങളെ സംബന്ധിച്ചും അങ്ങനെയല്ല. ചിലർക്ക് ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് വിദ്വേഷം. ഇതുമല്ല, എന്താണ്, ശാസ്ത്രത്തിനും അതുപോലെ ശ്രദ്ധയുണ്ട്. ചിലർക്ക് അദ്വൈതമെന്ന് കേട്ടുകഴിഞ്ഞാൽ തലയ്ക്ക് പിടിക്കും, ദ്വൈതമെന്ന് കേട്ടുകഴിഞ്ഞാൽ വട്ട് പിടിക്കും. അത്രയും വിരോധമാണ്. ചിലതിനോട് അതിയായ ഇഷ്ടം, ചിലതിനോട് അതിയായ ദേഷ്യം. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, സ്വാമി പണി നിർത്തണം, എന്തോ നീ അദ്വൈതം പറയുന്നു, എന്തുകൊണ്ട്? എനിക്ക് സഹിക്കുന്നില്ല അത് പറയുന്നു, നീ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്വാമിക്ക്. അത്രമാത്രം വിദ്വേഷം അദ്വൈതത്തോട്. ചിലർക്ക് അങ്ങനെയല്ല, അദ്വൈതത്തോട് വിദ്വേഷം. ഇതൊക്കെ അജ്ഞതയാണ്, സ്വയം വിവേകം ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. അപ്പോ ഒരാൾ ഗുരുവിനോട് അമിതമായ ഭക്തി ശ്രദ്ധ പ്രകടിപ്പിക്കുന്നു പുറമെ, അതും ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. ബാഹ്യമായി കൂടുതൽ ശ്രദ്ധ പ്രകടിപ്പിക്കുന്നത് മറ്റുള്ളവരൊക്കെ കേക്ക് ആവർത്തിച്ചാവർത്തിച്ച് ഗുരുവിന്റെ പേര് പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആവർത്തിച്ചാവർത്തിച്ച് ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിക്കുക, മറ്റുള്ളവർ കേക്ക് ഉറച്ച് ഗുരുവിനെ സ്തുതിക്കുക, ഇതല്ല. എന്താണോ, അതായത് ശ്രദ്ധയുടെ ബാഹ്യമായ പ്രകടനങ്ങളും പരമാർത്ഥത്തിലുള്ള ശ്രദ്ധയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഗുരുവിന്റെ ദൂരെ നിൽക്കുന്നവനായിരിക്കും അടുത്തിരിക്കുന്നവനേക്കാൾ കൂടുതൽ ശ്രദ്ധയുള്ളത്. ശ്രദ്ധ ഇത് ഇതല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവസാനത്തെ അത്താഴത്തിന്റെ സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. എന്താണോ ക്രിസ്തുവിന്റെ അടുത്താരായിരിക്കുന്നറിയാം. എല്ലാവരും കൂടെ തിരക്കി, അവസാനം തിരക്കി അടുത്തെത്തിയാരാണ്? ജൂദാസായിരുന്നു. അതിനെക്കുറിച്ച് പ്രസിദ്ധമായൊരു കവിതയുണ്ട്, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് ഇതിലൊന്നുമല്ല. അതിന് ശ്രദ്ധ കൂടുതലുണ്ടെന്ന് കരുതേണ്ട കാര്യമില്ല. ശ്രദ്ധ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആന്തരികമായ ഒരു ഭാവമാണ്. അത് മാത്രം മതിയെന്ന് ഇവിടെ പറയുന്നു. മറ്റു വിവേകങ്ങളൊന്നും ഇല്ലെങ്കിലും അവിവേകരഹിതാഹ, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ധരിക്കുന്നു. ശ്രദ്ധയുള്ളവന് മനസ്സിലാവും. കിമ്മു വക്തവ്യം? അപ്പൊ അത്തരക്കാരെ കുറിച്ച് പറയുന്നു, അത്യധികമായ ശ്രദ്ധയുള്ളവർ. അത്യധികമായ ശ്രദ്ധയുള്ളവര് അവർ മറ്റൊന്നിനെ ആശ്രയിക്കാതെ ആ ഗുരുവിന്റെ വാക്യത്തെ മാത്രം സ്വീകരിച്ച്, ഗുരു പറയുന്ന മാത്രം അനുഷ്ഠിച്ച് അവരും മോചിക്കും എന്ന് പറഞ്ഞാൽ വിവേകശാലികൾ. അപ്പൊ വിവേകശാലികൾക്ക് ശ്രദ്ധയുണ്ട്. വിവേകശാലികളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പരിപക്വമായ ശ്രദ്ധയാണ്. ബാഹ്യമായ ആവേശങ്ങളും പ്രകടനങ്ങളും ഒന്നും കാണിക്കത്തില്ല. അതുകൊണ്ട് അവർ മറ്റുള്ളവർ ആക്ഷേപിക്കും, ഇയാളെ കണ്ടിട്ട് ഒരു ഭക്തന്റെ ലക്ഷണമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറയും. എന്താണ് ഇയാളിങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ഇതൊന്നും പ്രകടിപ്പിക്കുന്നില്ല? പ്രകടിപ്പിക്കാത്തതും ന്യൂനതയാണ്. ഈ ഭക്തന്മാരുടെ സമൂഹത്തിൽ യഥാർത്ഥ ഭക്തൻ പെട്ടുകഴിഞ്ഞാൽ അയാൾ ഒരുപാട് വിഷമിക്കും. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭക്തിയുടെ മാനദണ്ഡങ്ങൾ, ഭക്തിയുടെ ലക്ഷണങ്ങളായി ഭക്തർ ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് ഇയാൾ കാണത്തില്ല. കാരണം ഭക്തിയുടെ മാനദണ്ഡം പ്രകടനമായി ഭക്തൻ ധരിക്കുന്ന എന്താണ്? അയാൾ കാണിക്കുന്ന പ്രകടനങ്ങളാണ്, വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ കാണിക്കുന്ന പ്രകടനങ്ങൾ. യഥാർത്ഥ ഭക്തൻ അതൊന്നും കാണത്തില്ല. അയാളുടെ ഭക്തൻ അയാളുടെ ഹൃദയത്തിലേ കാണത്തുള്ളൂ, പ്രകടിപ്പിക്കത്തില്ല. അപ്പൊ അവർ പറയും, നമ്മൾ കൊള്ളാം അയാളിന്, അയാൾക്ക് വിവരമുണ്ട്, പക്ഷെ ഭക്തിയില്ല എന്ന് പറയും. ഭക്തിയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇരുന്ന പോലെ എന്നെ പോലെയൊക്കെ കാണിക്കണ്ടേ എന്നാണ് ധരിച്ചിരിക്കുന്നതും പറയുന്നതും. ഞാൻ ധാരാളം കേട്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, കഥ പറയുന്നതല്ല. അതുകൊണ്ട് ഇല്ലെങ്കിലും അങ്ങനെയുണ്ട്, ഈ ഭക്തന്മാരുടെ സമൂഹത്തിൽ ചെന്ന് അതുപോലെയൊക്കെ കാണിച്ചില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ ഒക്കത്തില്ല, അവിടെ ജീവിച്ചു പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് യഥാർത്ഥ ഭക്തനും ചിലപ്പോൾ അതുപോലെയൊക്കെ അഭിനയിച്ചെന്നും വരും. അങ്ങനെയുണ്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ആന്തരികമായ ശ്രദ്ധ, അത് തന്നെ ഭക്തി എന്ന് പറയുന്നത്. ആന്തരികമായ ശ്രദ്ധ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രം മതി, ബാഹ്യമായ കോലാഹലങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗുരുവിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗുരു എങ്ങനെയാണ് പരിശോധിക്കാനൊന്നും പോകുന്ന ഗുരു എങ്ങനെയാണ്, സദ്ഗുരുവാണോ അസദ്ഗുരുവാണോ ഇതൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ഗുരുവിന്റെ ശ്രദ്ധ എവിടെ പതിഞ്ഞു അത് മാത്രം മതി. കാരണം അവിടെ അനുഗ്രഹിക്കുന്ന ആരാണ്? ഈശ്വരനാണ്. ആ ശ്രദ്ധയ്ക്ക് അവന് പ്രതിഫലം കൊടുക്കുന്ന ഈശ്വരൻ. അതിനുള്ള ആ ഒരു ഉപായം മാത്രമാണ് നമ്മൾ കാണുന്ന ബാഹ്യമായ ഗുരുവിന്റെ ശരീരം. അതുകൊണ്ട് പറയുന്നു, കിമു വക്തവ്യം പ്രമാണം പ്രതി സ്വതന്ത്ര വിവേകിന മൃത്യു മതി തരം തീയതി. അതുകൊണ്ട് വിവേകം കൂടിയുള്ളവൻ ശ്രദ്ധയോടൊപ്പം, അവരെ കുറിച്ച് പറയുന്നു പ്രമാണം പ്രതി സ്വതന്ത്ര. അവൻ ആ ശ്രദ്ധയോടൊപ്പം തന്നെ, അവനും പൂർണ്ണമായ ശ്രദ്ധയുണ്ട്, പക്ഷെ ആ ശ്രദ്ധയോടൊപ്പം തന്നെ അവനവന്റെ വിവേകം ഉപയോഗിക്കുന്നു. വിവേകം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗുരു പൊതുവെ പറയുന്ന അതാണ്. ഗുരു സാധാരണഗതിയിൽ നീ ഇത് ചെയ്യ് എന്നല്ല പറയുന്നത്. ഗുരു പറയുന്ന എന്താണ്? നീ ആലോചിച്ചിട്ട് ചെയ്യാനാ പറയുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചിന്തിച്ചിട്ട് ചെയ്യുക. പക്ഷേ അത് സ്വീകരിക്കാൻ ഉള്ള വിവേകം ഇല്ലാത്തവനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പറഞ്ഞത് അവൻ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനോട് പറയുന്നു എന്താണോ എന്നത് ചെയ്യ് എന്ന് പറയും. കാരണം ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയാത്തവന് അത്തരം ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? പ്രമാണം പതി സ്വതന്ത്ര, സ്വതന്ത്രന്മാരുണ്ട്, അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ ഗുരു അവൻ്റെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങൾ വയ്ക്കുന്നു. അവൻ്റെ താല്പര്യം, അവൻ്റെ വാസനകൾ, അവൻ്റെ ഇച്ഛാശക്തി, ഇതെല്ലാം അനുസരിച്ച് അവൻ്റെ വിവേകം ഉപയോഗിച്ച് അവൻ ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തിട്ട് മൃത്യും അതിതരന്തി, അവൻ മൃത്യുവിനെ അതിക്രമിക്കുന്നു. അപ്പോൾ അത്തരക്കാർ ഒന്നാന്തരക്കാരാണ്. അതാണ് ഭഗവാൻ അവസാനം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അല്ലാത്തവരോ കേവലം ആ തൻ്റെ ശ്രദ്ധ അതെവിടെയാണോ പതിഞ്ഞിരിക്കുന്നത് ആ വാക്കിനെ ശ്രവിക്കുക, മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. ഈ വിവേകം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ അതും ധരിക്കാൻ പാടില്ല. വിവേകം കൊണ്ട് തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ കേവലം സാധാരണ മനുഷ്യൻ അവൻ്റെ രാഗദ്വേഷാദികളും മതമാത്സര്യങ്ങളും എല്ലാം ഉള്ള ആ ബുദ്ധി, ആ ബുദ്ധിയിൽ പ്രകടിപ്പിക്കുന്ന അഭിമാനം, അതല്ല ഇവിടെ വിവേകം എന്ന് പറയുന്നത്. അത്തരം അഭിമാനം എല്ലാ മനുഷ്യരിലും കാണും, തൻ്റെ ബുദ്ധിയിലും. അതല്ല വിവേകം എന്ന് പറയുന്നത്. വിവേകം എന്ന് പറയുന്ന ആ രാഗാദി ദോഷങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്നതാണ്. രാഗാദി ദോഷങ്ങളൊന്നുമില്ലാതെ അവൻ്റെ ഉള്ളിൽ തത്വം പ്രകാശിക്കുന്നതാണ് വിവേകം. ആ വിവേകത്തെ അവൻ ശ്രദ്ധയോടുകൂടി ചേർക്കുമ്പോൾ അവന് കാര്യങ്ങൾ എളുപ്പമായി തീരുന്നു. അല്ലെങ്കിലോ കേവലം ശ്രദ്ധയെ മാത്രം അവലംബിച്ച് ഗുരു നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ ആ ശ്രദ്ധയെ മാത്രം അവലംബിച്ച് പരിശ്രമിച്ച് അവന് മുക്തിയെ പ്രാപിക്കുന്നു എന്ന് രണ്ടു കൂട്ടരെയും ഇവിടെ ഭഗവാൻ അംഗീകരിച്ചിരിക്കുകയാണ്. രണ്ടു കൂട്ടരും മോക്ഷത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞ് ഇവിടെ വിവിധ തരത്തിലുള്ള ഈ 25 ഉം 26 ഉം പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള സാധനകളെയും വിവിധ തരത്തിലുള്ള സാധകന്മാരെയും ഭഗവാനെല്ലാം അംഗീകരിച്ചിരിക്കുന്നു, ഒരുപോലെ അംഗീകരിച്ചിരിക്കുന്നു. ഏവം അജാനന്ദ, ഇത്തരത്തിലുള്ള വിവേകം ഇല്ലാത്തവർ, ഇല്ലാത്ത അന്യേ, ഇല്ലാത്ത അന്യർ, അന്യേഭ്യ ശ്രുത്വ, ഗുരുക്കന്മാരിൽ നിന്നും, അന്യേഭ്യ എന്ന് വെച്ചാൽ ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും, ശ്രുത്വ അവരെ ഉപദേശിച്ച് ശ്രവിച്ചിട്ട്, ഉപാസതെ, പരമാത്മാവിനെ ഉപാസിക്കുന്നു, ആരാധിക്കുന്നു, ചിന്തിക്കുന്നു. തേ ശ്രുതിപരായണ അഭി, ആ ശ്രുതിപരായണന്മാരും ഗുരുപദേശത്തെ മാത്രം, ശ്രുതി എന്ന് വെച്ചാൽ ഗുരുപദേശം, അതിനെ മാത്രം അവലംബിക്കുന്നവരും വിവേകത്തെ ആശ്രയിക്കാത്തവരും, മൃത്യും അതിതരന്തി ഏവ, മൃത്യുവിനെ അതിക്രമിക്കുക തന്നെ ചെയ്യുന്നു. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട എന്നാണ്. അന്യേത്യേവമജാനന്ദ ശ്രുത്വാന്യേഭ്യ ഉപാസതെ ദേവിചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാ തദ്വിദ്ധി ഭരദർഷഭ. ഇവിടെ ആ വിഷയത്തെ അവിടെ പറഞ്ഞ് അതിനുശേഷം അടുത്തു പറയുന്നു, വീണ്ടും ആത്മതത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ക്ഷേത്രജ്ഞം ജാപി മാമിധീതി, ക്ഷേത്രജ്ഞ ഈശ്വര ഏകത്വ വിഷയം, ജ്ഞാനം, മോക്ഷസാധനം, യജ്ഞാത്വ അമൃതമശ്വരീത്യുക്തം തത്കസ്മാത് ഹേതു ഹൈതി തദ് ഹേതു പ്രദർശനാർത്ഥം ശ്ലോകാരഭ്യതി. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ധ്യാനത്തെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു, ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞു, ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ എല്ലാം ഫലമായ മോക്ഷത്തെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും സംശയമുണ്ടാവും. എല്ലാം കേട്ടുകഴിഞ്ഞാലും സ്വാനുഭവം വരുന്നതുവരെ സംശയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ശ്രവണം കൊണ്ടും ആത്മതത്വത്തിന്റെ മനനം കൊണ്ടും സംശയം പൂർണ്ണമായും പരിഹരിക്കത്തില്ല. ഒരുവന്റെ സംശയം ആധ്യാത്മികമായ വിഷയങ്ങളുള്ള സംശയം നിശേഷമായി പരിഹരിക്കണമെങ്കിൽ, തന്റെ മനസ്സിലൊരു സംശയം ഉയരാത്ത രീതിയിൽ പരിഹരിക്കണമെങ്കിൽ അത് ആത്മതത്വ നിധ്യാസനം കൊണ്ടേ പറ്റത്തുള്ളൂ. അവസാരം പറയും എന്താണോ, പ്രമാണഗതമായ സംശയം, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, അത് കേട്ടിരിക്കണം, പ്രമേയഗതമായ സംശയം. രണ്ടു തരത്തിൽ സംശയങ്ങളെ കുറിച്ച് പറയും. പ്രമാണഗതമായ സംശയം എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിലാണ് പറയുന്നതെങ്കിൽ അത് കൂടുതൽ സംശയത്തിലുണ്ടാകും. പ്രമാണങ്ങളുള്ള സംശയം, ശാസ്ത്രത്തിൽ ശാസ്ത്രവാക്യങ്ങളുടെയൊക്കെ താല്പര്യം ഇതാണോ എന്ന് സംശയം വരും. അതാണ് പ്രമാണഗതമായ സംശയം. എന്റെ ഓർമ്മ, നമ്മളതിനെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്. ഗീതയുടെ താല്പര്യം ഇതാണോ, ഉപനിഷത്തിന്റെ താല്പര്യം ഇതാണോ, അല്ലെങ്കിൽ ഗുരു പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? തന്റെ അജ്ഞാനം, സംശയം, വിപര്യം തുടങ്ങി തന്റെ ചിത്തത്തിന്റെ തന്നെ ദോഷങ്ങളാണ്. ഈ ദോഷങ്ങളോടുകൂടിയാണ് ഒരുവൻ ഗുരുവിന്റെ ഉപദേശത്തെ അല്ലെങ്കിൽ ശാസ്ത്രത്തെ സമീപിക്കുന്നത്, ശ്രവണം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഗുരു പറഞ്ഞതിന്റെ താല്പര്യം അതാണോ, ഈ ശ്ലോകത്തിന്റെ താല്പര്യം ഇതാണോ എന്ന് സംശയിക്കും. ഇനി ആ സംശയം തീരാൻ വേണ്ടി, സംസ്കൃതത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്ക് സംസ്കൃതം അറിയില്ല, നമ്മൾ ഭാഷാന്തരത്തെ ആശ്രയിക്കുന്നു. മറ്റാരെങ്കിലും ഭാഷ അറിയാവുന്നവരത് പറയുന്നു, അത് കേൾക്കുന്നു. അപ്പോൾ അവിടെ സംശയം വരും, അതാണോ ഈ പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നതാണോ. ഇത്തരത്തിൽ നിരന്തരമായി ഈ പ്രമാണവാക്യങ്ങളെക്കുറിച്ചുള്ള സംശയം അതുണ്ടാവും. അവ ശ്രവണത്തിലൂടെ അത് നിശേഷം പരിഹരിക്കാൻ സാധ്യമല്ല. പക്ഷെ എന്നാലും അതിനെ വീണ്ടും വീണ്ടും സമന്വയിപ്പിച്ച് വിരോധങ്ങളെ പരിഹരിച്ച് ഏകാഗ്രതയോടുകൂടി വീണ്ടും വീണ്ടും ശ്രവണം ചെയ്ത് അതിനെ പരിഹരിക്കുന്നു. അതാണ് ശ്രവണത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ശ്രവണം കൊണ്ട് അത് ഒരു പരിധിവരെ പരിഹരിക്കുന്നു. പൂർണ്ണമായും പരിഹരിക്കാൻ ശ്രവണം കൊണ്ട് സാധ്യമല്ല. വീണ്ടും സംശയം ഉള്ളിൽ വരുന്നുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ ഉറപ്പുവരുത്തുന്നു എന്താണ്? അപ്പൊ ഗുരു പറഞ്ഞത് ആ പരമാത്മാവിനെ കുറിച്ച് തന്നെ, ഗീത പറയുന്നതും പരമാത്മതത്വം തന്നെ, ശ്രുതി പറഞ്ഞിരിക്കുന്നതും അത് തന്നെ. അങ്ങനെ അവന്റെ മനസ്സിൽ ഏകദേശം നിശ്ചയം വന്നു കഴിഞ്ഞാലും വീണ്ടും അവന് സംശയം വരും. എന്താണോ ഈ പരമാത്മാവ്, അതിന്റെ സ്വരൂപം എന്താണ്? അതിനെക്കുറിച്ച് കേൾക്കുന്നു, അതെങ്ങനെയാണ് അതിന്റെ സ്വരൂപം? പലതരത്തിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ വരും. സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന സംശയങ്ങൾ, അത് സഗുണമാണോ, നിർഗുണമാണോ, ഏകമാണോ, അനേകമാണോ, അത് ഏത് ദേവനാണ്, ആ ദേവന്റെ ഏത് സ്വരൂപമാണ്, ഏത് ദേവിയാണ്, ഗുരു അതാണോ, അത് ഗുരു വേറെയാണോ, ഇത്തരത്തിലെല്ലാമുള്ള നിരവധി സംശയങ്ങൾ വരും. അതിന് പ്രമേയഗതമായ സംശയം എന്ന് പറയുന്നു. ഗുരുവിന്റെ അല്ലെങ്കിൽ ശാസ്ത്ര ഉപദേശത്തിന്റെ മുഖ്യമായ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഈ പരമാത്മ തത്വം തന്നെ. അതിൽ സംശയം വരുന്നു. അപ്പോൾ ഈ രണ്ടിലും സംശയം വരുമ്പോൾ, പ്രമാണത്തിൽ ഉള്ള സംശയത്തിനും പ്രമേയത്തിലുള്ള സംശയത്തിനും വരുമ്പോൾ ഈ സംശയങ്ങളെല്ലാം അവന്റെ സാധനയ്ക്ക് തടസ്സം വരും. മുഖ്യമായിട്ടും പ്രമാണങ്ങളിൽ സംശയം വന്നു കഴിഞ്ഞാൽ അതവന്റെ സാധനയ്ക്ക് തടസ്സമാണ്. അവനൊരു താല്പര്യം കുറയും, വിശ്വാസം കുറയും, മുമ്പ് പറഞ്ഞതായ ശ്രദ്ധയില്ലാതെ വരും. അപ്പോൾ അവന്റെ ഉപായങ്ങളിൽ അവൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കത്തില്ല. സ്വാഭാവികമായിട്ടും അവൻ ബഹിർമുഖമായി പ്രപഞ്ച വ്യവഹാരങ്ങളിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് ആൾക്കാർക്ക് സത്സംഗത്തിലൊന്നും താല്പര്യമില്ലാതെ വരുന്നത്. അപ്പോൾ പ്രമാണത്തിലുള്ള ആ സംശയം, പ്രമേയഗതമായ സംശയം, ഇത് രണ്ടും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രവണമല്ലം. അപ്പോൾ ഗുരു ഉപദേശം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും രണ്ടു തരത്തിലാണ് വരുന്നത്, ശ്രവണ രൂപത്തിലും മനന രൂപത്തിലും. ഗുരുപദേശത്തെ ശ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പ്രധാനമായി സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ശ്രവണവും മനനവുമാണ്. കാരണം നമ്മൾ അവിടെ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നു, ഇതിൽ പറയുന്ന വിഷയം ഇത് തന്നെ. രണ്ടാമത് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്താണോ, ഈശ്വരന്റെ സ്വരൂപം ഇങ്ങനെയാണ്, ഈശ്വര തത്വം ഇന്നതാണ്. അപ്പോ ശ്രവണ മനനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, ആ സംശയങ്ങളെ പരിഹരിക്കുന്നു. പ്രമാണഗതമായ സംശയത്തെയും പ്രമേയഗതമായ സംശയത്തെയും പരിഹരിക്കുന്നു എന്നാണ് ഇതിന് ശാസ്ത്രീയമായ രീതി പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഭഗവാൻ ഉപദേശിക്കുന്നു, നമ്മൾ ഏത് ഉപദേശം കേട്ടുകഴിഞ്ഞാലും അവിടെ നമ്മളിൽ ശ്രവണവും മനനവും നടക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായും എല്ലാ സമയവും നിധ്യാസനം അല്ലെങ്കിൽ ധ്യാനം നടക്കത്തില്ല. അതിൻ്റെ അഭ്യാസമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, അതേസമയം തന്നെ നിധ്യാസനം നടക്കും. അതിൽ അഭ്യാസമില്ലാത്തവർക്ക്, ഇതിൽ രണ്ടിലും നല്ല പൂർവ സംസ്കാരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ശ്രവണ മനനങ്ങളോടൊപ്പം തന്നെ നിധ്യാസനവും നടക്കും. അപ്പൊ ശ്രവണ മനനങ്ങളിൽ പറഞ്ഞ ആ ശ്രവണ മനനങ്ങളിൽ എന്താണ് ആ സാധനത്തെക്കുറിച്ചും സാധ്യത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നു. ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ ഇന്നതൊക്കെയാണ്, ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇത് രണ്ടും വ്യക്തമായി പറയുന്നു. പക്ഷെ കേൾക്കുന്നവനത് ബോധിച്ചെന്ന് വരില്ല. കേൾക്കുന്നവനത് ബോധിക്കുന്നതിന് വേണ്ടി അവനെന്ത് ചെയ്യുന്നു, അവനെ ധ്യാനിക്കുന്നു ആ തത്വത്തെ. അത് എന്താണ് അവന്റെ വിപരീത ഭാവനകളെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം വരുന്ന രണ്ടിനെ അസംഭാവന എന്ന് പറയും. ശ്രവണത്തിനും മനനത്തിനും വരുന്ന ദോഷങ്ങളെല്ലാം പൊതുവെ പറയുന്നതാണ് അസംഭാവന. വിപരീത ഭാവന എന്ന് പറയുന്നത് എന്താണോ, എത്രയൊക്കെ ഇത് ശ്രവിച്ചാലും എത്രയൊക്കെ മനനം ചെയ്തു കഴിഞ്ഞാലും മനസ്സ് ഈ തത്വത്തെ വിട്ട് ബഹിർമുഖമാകുന്നു, അതിലിരിക്കുന്നില്ല മനസ്സ്. അപ്പോ അതിരിക്കാത്ത കാരണം എത്ര തവണ നിന്റെ വാസ്തവ സ്വരൂപയുടെ ഭഗവാൻ പറയുന്നു അർജുനോട്, ഞാൻ നിന്റെ ഹൃദയത്തിലിരിക്കുന്നു, ഞാൻ സർവപ്രാണികളുടെ ഉള്ളിലിരിക്കുന്നു, ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും അർജുനൻ ചിന്തിക്കുമ്പോൾ, താൻ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അർജുനനായിട്ട് ധരിക്കും, നാമരൂപങ്ങളോടുകൂടി ധരിക്കും. ഇതാണ് വിപരീത ഭാവന എന്ന് പറയുന്നത്. ഈ വിപരീത ബുദ്ധി നശിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് എന്താണ്, കൂടുതൽ മനസ്സിനെ ഏകാഗ്രമാക്കി തന്റെ ബുദ്ധിക്ക് തെളിഞ്ഞ ആ തത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക, അതാണ് ധ്യാനം. പക്ഷെ ഗുരുക്കന്മാർ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തിൽ ആ ഉപദേശത്തെ അനുസന്ധാനം ചെയ്യുന്ന ശിഷ്യൻ ആ ശ്രവണ മനനങ്ങളിൽ മനസ്സുറപ്പിച്ചാലും വീണ്ടും അതിൽ നിന്ന് മാറിപ്പോകും. ഉപദേശത്തിന്റെ പരമാവധി പറഞ്ഞു കഴിഞ്ഞാലും പരമാവധി കേട്ടുകഴിഞ്ഞാലും വീണ്ടും അവന്റെ ബുദ്ധി പഴയതുപോലെ വരും, വീണ്ടും അവന്റെ ബുദ്ധി ശരീരത്തിൽ ഉറയ്ക്കും, പ്രപഞ്ചത്തിൽ ഉറയ്ക്കും, പ്രപഞ്ചകാര്യങ്ങളിൽ മുഴുകിപ്പോകും. വീണ്ടും ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണോ അവനെ വീണ്ടും പഴയതിലേക്ക് കൊണ്ടോ, വീണ്ടും ആദ്യം അവനെ ഉപദേശിക്കും. ഉപദേശം നമുക്ക് തോന്നും ഉപദേശം എല്ലാം അവിടെ അവസാനിച്ചു കഴിഞ്ഞു, വാസ്തവത്തിൽ അവസാനിച്ചു കഴിഞ്ഞു. പക്ഷെ അവസാനിച്ചു കഴിഞ്ഞിട്ട് ഗുരു നോക്കുമ്പോൾ ഇവന്റെ ഒരു വ്യത്യാസം കാണുന്നില്ല, അല്ലെങ്കിൽ കാര്യമായ പുരോഗതിയൊന്നും കാണുന്നില്ല. അപ്പം വീണ്ടും ആവർത്തിക്കുക. അത് സാറിന് പറയും, എന്താണ് ഒരു കുറ്റിയെ ഇടിച്ചുറപ്പിക്കുന്ന പോലെ, വലിയ ചൂരി എടുത്തിട്ട് വീണ്ടും ഇടിച്ചുറപ്പിക്കുക, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. അതാണ് ആധ്യാത്മവിദ്യയിൽ പുനരുക്തി ദോഷമല്ല എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു. കാരണം ശിഷ്യനെ നോക്കുമ്പോൾ എന്താണ്, അവൻ നിന്നിടത്ത് തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവൻ പുരോഗമിക്കേണ്ട രീതിയിൽ പുരോഗമിച്ചിട്ട്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ് ഇവിടെ. അത് ആത്മവിദ്യയുടെ ഒരു രീതിയാണ്, ശൈലിയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്, തദ്ഹേതു പ്രദർശനാർത്ഥ ശ്ലോകാരംഭ്യ, വീണ്ടും പറയുന്നു ആ കാര്യങ്ങൾ, വേറെ തരത്തിൽ പറയുന്നു. എന്തിനാ, ശ്രവണ മനനങ്ങൾ മതിയായ രീതിയിൽ വന്നില്ല, അവന്റെ അസംഭാവന നിവർത്തിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവന്റെ വിപരീത ഭവനം ദൃഢമായിരിക്കുന്നു. അവന്റെ മനസ്സ് ധ്യാനത്തിൽ ഉറയ്ക്കണമെങ്കിൽ അവന്റെ ഈ അസംഭാവന ക്ഷയിക്കണം. ധ്യാനം കൊണ്ട് അവന്റെ വിപരീത ഭവനം നശിക്കണം. വിപരീത ഭവനം അതുകൊണ്ടേ നശിക്കത്തുള്ളൂ, മനസ്സതിൽ ഉറച്ചാലേ നശിക്കത്തുള്ളൂ. അത് ശ്രവണ മനനങ്ങൾക്കോ ഒപ്പമോ ആനകരുന്ന് വിട്ടോ ഏത് രീതിയിലായാലും ശരി, അവന്റെ ഏകാഗ്രമായ ആത്മാനുസന്ധാനം സംഭവിക്കുന്ന ശിഷ്യൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. അതുകൊണ്ടാണ് ചിലത് പറയുന്നത് എന്താണ്, ആസുപ്തി അമൃതകാലം എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ്. ഉറങ്ങുന്നതുവരെ ഉണർന്നു കഴിഞ്ഞാൽ, ജീവിച്ചിരുന്നാൽ മരിക്കുന്നതുവരെ ഇതിനോട് വിട്ടുനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും താൻ കൃതകൃത്യനായി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, തത്വബോധം നേടിക്കഴിഞ്ഞു എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു ലജ്ജയും വിചാരിക്കാൻ പാടില്ല. സത്സംഗത്തെ ശ്രവിക്കുന്നതിനോ മഹാപുരുഷന്മാരെ സമീപിക്കുന്നതിനോ ഒന്നും ഒരു പക്ഷഭേദവും വരാൻ പാടില്ല. എവിടെയും ഈ വിദ്യയെ എവിടെ നിന്നും ഗ്രഹിക്കുന്നതിന് ആ വ്യക്തിയുടെ മഹത്വമൊന്നും നോക്കേണ്ട കാര്യമില്ല, വിദ്യയുടെ മഹത്വം നോക്കിയാൽ മതി. കാരണം വ്യക്തിയുടെ മഹത്വത്തെ ഒരിക്കലും ആർക്കും അറിയാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയെ വേറൊരാൾക്കൊരിക്കലും മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അങ്ങനെ മനസ്സിലാക്കുന്നതിന് ഒരു വിദ്യ ഈശ്വരൻ ജീവനെ സൃഷ്ടിച്ചു കൊടുത്തിട്ടില്ല. ഗുരുവിന്റെ അന്ധകരണമെന്ന് പറയുന്നത് അവന് തന്നെ അജ്ഞാതമാണ്. അപ്പൊ പിന്നെ മറ്റൊരുത്തന്നെ ഒരിക്കലും അത് ജ്ഞാതമാകത്തില്ല, അജ്ഞാതം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വ്യക്തികളുടെ മഹത്വത്തെ അന്വേഷിച്ച് നടക്കുന്നതിന് ഒരർത്ഥമില്ല. ബുദ്ധിയുണ്ടോ യുക്തിയുണ്ടോ എന്നത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അതെപ്പോഴും അന്യമനസ്സിന് അന്യമനസ്സ് അജ്ഞാതം തന്നെ. അതിൻ്റെ 1% എങ്ങാനും വെളിപ്പെട്ടാല് അതിൽ കൂടുതലത് വെളിപ്പെടത്തില്ല. അപ്പോൾ പിന്നെ മഹത്വത്തെ ഒരിക്കലും നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ വിദ്യ മഹത്വമുള്ളതാണ്. വിദ്യയുടെ മഹത്വത്തെ നമുക്ക് സ്വീകരിക്കാം. അത് എവിടെ നിന്നായാലും ശരി, അത് എവിടെ നിന്നും ആ വിദ്യയുടെ മഹത്വത്തെ സ്വീകരിച്ച് അതിന് പക്ഷപാതരഹിതമായ ഒരു ബുദ്ധി വേണം, ഒരു തെളിഞ്ഞ ബുദ്ധി. എന്നിട്ട് ആ തത്വത്തെ അനുസന്ധാനം ചെയ്യും. അത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞ് നിർത്തിയിട്ട് വീണ്ടും ആദ്യം മുതൽ വീണ്ടും തുടങ്ങുന്നത്, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ വീണ്ടും ഭഗവാൻ പറയുന്നു, സഞ്ജായതേ സമുദ്ജതേ സത്വം വസ്തു കിം അവിശേഷേണ, എന്തെല്ലാം ഇവിടെ ഉണ്ടാകുന്നു, ഏതെല്ലാം ഇവിടെ സംഭവിക്കുന്നുവോ, സത്വം വസ്തു പദാർത്ഥം എന്തൊക്കെ ഉണ്ടാകുന്നു എന്നാണ്. അതെല്ലാം ആ സർവവും സത്വം വസ്തുവാണ്. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം കിം അവിശേഷ, സത്വം എന്ന് പറയുന്നതിന് പല അർത്ഥമുണ്ട്. സത്വഗുണമെന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് ദ്രവ്യം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സത്വം ദ്രവ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്രവ്യം എന്നുള്ള അർത്ഥമുണ്ട്. സത്വം ജന്തുഷ് അമരകോശത്തിൽ പറയും. സത്വം എന്ന് പറയുന്നത് ജന്തു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും, പ്രാണികൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും, ദ്രവ്യം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും, വസ്തു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. സത്വശബ്ദത്തിന് അങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട്. എന്തെല്ലാം ഉണ്ടാകുന്നുവോ, ചുമ വിശേഷണ നീത്യ സ്ഥാവര ജംഗമം സ്ഥാവരൻ ജംഗമം ജ ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാ തജ്ഞായതി നിത്യമം വിദ്ധി ജാനേഹി ഹേ ഭരതശിവ. ഇതെല്ലാം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗം കൊണ്ടാണ് സർവം ഉണ്ടാകുന്നത്. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്ന പുരുഷനെ ക്ഷേത്രമെന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രകൃതിയാണ്. പ്രകൃതി പുരുഷ സംബന്ധം കൊണ്ടാണ് ഇവിടെ സർവവും ഉണ്ടാകുന്നത്. പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി സൃഷ്ടിക്കുന്നു മുമ്പ് പറഞ്ഞല്ലോ, മയാധ്യക്ഷേണ പ്രകൃതി സുയതേ സുചരാചരം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുമ്പോൾ ആ ക്ഷേത്ര നിരൂപത്തിലിരിക്കുന്നു ഭഗവാൻ തന്നെ. സാങ്കേന്മാർ പറയുന്ന പുരുഷനല്ല, ഭഗവാൻ തന്നെ സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്നു. അപ്പൊ ക്ഷേത്രജ്ഞനായിരിക്കുന്ന എന്റെ സാന്നിധ്യത്തിൽ ഈ പ്രകൃതി സൃഷ്ടിക്കുന്നു, അത് തന്നെയാണ് പറയുന്നത്. ക്ഷേത്രജ്ഞ സംയോഗ അഭിപ്രേത, അത് അദ്വൈതിയുടെ ഭാഷയിൽ എങ്ങനെ പറയും? അതാണ് ഭാഷ്യകാരനടുത്ത് പറയുന്നത്. അദ്വൈതി അതിനെ എങ്ങനെ കാണുന്നു? ഇന്നതാവത് രജ്ജു ആയുവ ഘടസ്യ അവയവ സംശ്ലേഷ ദ്വാരക സംബന്ധ വിശേഷ സംയോഗ ക്ഷേത്രേണ ക്ഷേത്രജ്ഞസ്യ സംഭവതി. രണ്ട് ദ്രവ്യങ്ങളെ അടുത്തു വെച്ചു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിലൊരു സംബന്ധം വരുന്നു. ആ രണ്ട് വസ്തുക്കളുടെയും അവയവങ്ങളുടെ സംബന്ധം കൊണ്ടാണ് വരുന്നത്. താർക്കികന്മാരുടെ ഒരു ശൈലി അനുസരിച്ച് പറയുകയാണ്. തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്ക് അത് പൂർണ്ണമായി മനസ്സിലാക്കും. രജ്ജു അയവ ഘടസ്യ അവയവ സംശ്ലേഷ ദ്വാരക സംബന്ധ വിശേഷ, രണ്ട് വസ്തുക്കളെ അടുത്ത് വെച്ച്, ഒന്ന് കയർ ഒന്ന് കുടം, രണ്ടിനും അവയവങ്ങളുള്ളതാണ്. രണ്ടും തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള സംബന്ധം എന്ന് പറയുന്ന സംയോഗമാണ്. സംയോഗിയിൽ സംയോഗം വരുന്ന എന്തുകൊണ്ട്? സംയോഗികളായിരിക്കുന്ന രണ്ട് ദ്രവ്യങ്ങളുടെയും അവയവങ്ങളിൽ സംബന്ധം വരുന്നുകൊണ്ടാണ്. അത് താർക്കികന്മാരുടെ ശൈലി അനുസരിച്ച് പറയുകയാണ്. കാരണം അവർ ആണ് പലപ്പോഴും ചോദ്യങ്ങളുമായിട്ട് വരുന്ന, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു. അത്തരത്തിലുള്ള ഒരു സംബന്ധം അവർ പ്രധാനമായിട്ട് പറയുന്നത് രണ്ട് സംബന്ധങ്ങളാണെന്ന്, സംയോഗം മറ്റൊന്ന് സമവായം. അവരുടെ രണ്ട് സംബന്ധങ്ങളെയും നിഷേധിക്കുകയാണ്. ക്ഷേത്രജ്ഞനും ക്ഷേത്രവുമായിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും വരത്തില്ല. ക്ഷേത്രേണ ക്ഷേത്രജ്ഞസ്യ സംഭവതി, ക്ഷേത്രവും ക്ഷേത്രജ്ഞനുമായിട്ട് അങ്ങനെ സംയോഗ സംബന്ധം വരത്തില്ല. എന്തുകൊണ്ട്? അവർ തന്നെ പറയുന്ന യുക്തി അനുസരിച്ച് അവരെ നിഷേധിക്കുകയാണ്. ആകാശവത് നിരവയവത്വ, ആകാശം നിരവയവമാണ്, ആകാശത്തെപ്പോലെ അത് അവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നിരവയവമാണ് ആത്മാവ്, അതുകൊണ്ട് അതിന് അവയവ സംശ്ലേഷം കൊണ്ടുവരുന്ന സംയോഗ സംബന്ധം മറ്റൊരു വസ്തുവുമായിട്ട് വരത്തില്ല. അതുകൊണ്ട് പുരുഷൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാന് ഈ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് അത്തരത്തിലൊരു സംബന്ധമില്ല എന്നാണ്. ഇനി മറ്റൊരു സംബന്ധത്തെ അവർ അംഗീകരിക്കുന്നുണ്ട്. നാം ഈ സമവായ ലക്ഷണ സമവായ സംബന്ധം എന്ന് പറയുന്നു. തന്തു പടയോരിവ, വസ്ത്രവും നൂലുകളും തമ്മിലുള്ള സംബന്ധമാണ് സമവായ സംബന്ധം എന്ന് പറയുന്നത്. അതായത് ഒരു പദാർത്ഥം കൊണ്ട് മറ്റൊരു പദാർത്ഥത്തെ ഉണ്ടാക്കുമ്പോൾ കാരണമായിരിക്കുന്ന വസ്തുവും കാര്യമായ വസ്തുവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഒരു സമവായം എന്ന് പറയുന്നത്. ഉദാഹരണം നൂലും വസ്ത്രവും, അത് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംബന്ധം, മറ്റ് വേർതിരിക്കാവുന്നുള്ള സംബന്ധം. കുടവും കയറും കൂടെ ചേർത്ത് വെച്ചാൽ അത് മാറ്റി വയ്ക്കാം. നൂലും വസ്ത്രവും എടുത്തു മാറ്റാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നൂലിൽ നിന്ന് വസ്ത്രത്തെ എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ചേർച്ച അതിനാണ് സമവായം എന്ന് പറയുന്നത്. തന്തു പടയോരിവ, അതുപോലെ ഒരു ചേർച്ച, വേർതിരിക്കാൻ വയ്യാത്ത ഒരു ചേർച്ച, അതും ഈ പ്രകൃതി പുരുഷന്മാരിൽ സാധ്യമല്ല. ക്ഷേത്രക്ഷേത്രജ്ഞോ ഇതരേതര കാര്യകാരണ അഭാവ അനഭ്യവുമാണ്. ഇവിടെയാണ് സമവായ സംബന്ധം സ്വീകരിക്കുന്നത്. ക്ഷേത്രക്ഷേത്രജ്ഞന്മാരിൽ എവിടെയാണോ കാര്യകാരണഭാവം ഉള്ളത് അവിടെയാണ് വരുന്നത്. ദ്രവ്യവും ഗുണവും തമ്മിൽ കാർക്കീയന്മാർ പറയും അവിടെ സമവായ സംബന്ധമുണ്ട്. അവയവും അവയവിയും തമ്മിൽ സമവായ സംബന്ധമുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള സമവായ സംബന്ധത്തെ സ്വീകരിക്കുന്നു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ പറയുന്ന ആ സംബന്ധങ്ങളെയൊക്കെ ഇവിടെ നിഷേധിക്കുകയാണ്. കാര്യകാരണഭാവമില്ലാത്തതുകൊണ്ട് സമവായ സംബന്ധവും സാധ്യമല്ല. അത് പൂർണ്ണമായും വ്യക്തമായും മനസ്സിലായി തർക്കശാസ്ത്രത്തിലൂടെ അത് മനസ്സിലാകത്തുള്ളൂ. അനഭ്യൂമാ, അത്തരം സംബന്ധങ്ങളെല്ലാം നിഷേധിച്ചു. പ്രകൃതിയും പുരുഷനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ല. പിന്നെന്താണുള്ളത്? ഉച്ചതേ, ഞാൻ പറയാന്ന് വെച്ചാൽ അദ്വൈതി പറയാം എങ്ങനെയാണ്. ക്ഷേത്രക്ഷേത്രജ്ഞോ വിഷയവിഷ്ണയോഹോ ഭിന്നത്വ ഭിന്നസ്വഭാവയോഹോ ഇതരേതര തദ്ധർമാധ്യാസലക്ഷണ സംയോഗ ക്ഷേത്രക്ഷേത്രജ്ഞ സ്വരൂപ വിവേക അഭാവ നിബന്ധന. ബ്രഹ്മസൂത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്രക്ഷേത്രജ്ഞ യുഷ്മദസ്മത് പ്രത്യേകോചരയോ വിഷയവിഷയണോ തമപ്രകാശോ വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുപത്തോ സിദ്ധായാം തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി എന്ന് പറയും. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ആ ഭാഗം എല്ലാവർക്കും ഓർമ്മ കാണുമെന്നാണ് എന്റെ വിശ്വാസം. ആ ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ വിഷയവിഷയണോഹോ ആ ക്ഷേത്രക്ഷേത്രജ്ഞന്മാർക്ക് വിഷയവിഷയികൾക്ക് ഭിന്ന സ്വഭാവയോഹോ പരസ്പര അവിടെ പറഞ്ഞെന്താണ് തമപ്രകാശോ വിരുദ്ധ സ്വഭാവയോഹോ പറഞ്ഞു ഇതരേതരഭാവ അനുഭവത്തോ സിദ്ധായാം തദ്ധർമാണാമവി സുതരാം ഇതരേതരഭാവ അനുഭവത്തി ഇത്യതോ അസ്മി പ്രത്യേകോചര വിഷയണ ചിതാത്മകേ. അതാണ് അടുത്ത് പറയുന്നത്. ഭിന്ന സ്വഭാവയോഹോ പരസ്പര ഭിന്നമാണ് ഇതരേതര തദ്ധർമ്മ അധ്യാസലക്ഷണ സംയോഗ ഇതരേതര അധ്യാസം ധർമാധ്യാസം. അവിടെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു ധർമ്മ അധ്യാസപൂർവകമായ ധർമാധ്യാസം. ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക. അതിനെക്കുറിച്ചാണ് കൂടിയും പറയുന്നത് ഇതരേതര അധ്യാസവും ധർമാധ്യാസം. ധർമ്മ്യാധ്യാസം ധർമാധ്യാസം ചേർന്നു പോകും, രണ്ടു കൂടി കൂടിക്കലർന്നു പോകും. അവിവേകം എന്നാണ് അവിടെ പറഞ്ഞു. അതാണ് ഇവിടുത്തെ സംയോഗം എന്ന് വെച്ചാൽ ഇവിടുത്തെ സംബന്ധം അതാണ്. അനിർവചനീയമായി ഈ പ്രകൃതിയും പുരുഷനും ഒന്നായിപ്പോകും, കൂടിച്ചേർന്നു പോകുക, താതാത്മ്യപ്പെട്ടു പോവുക. ക്ഷേത്രക്ഷേത്രജ്ഞരൂപ വിവേക അഭാവ നിബന്ധന അവിടെയും പറഞ്ഞു. അവിവേകമാണ് അവിടെ ഹേതു പറഞ്ഞത്. അധ്യാസത്തിന് ഹേതു എന്താണ്? അവിവേകം അവിടെ പറഞ്ഞു. ഇതരേതര അവിവേക നിബന്ധന എന്നവിടെ പറഞ്ഞു. അത് തന്നെ ഇവിടെയും പറയുന്നു. ക്ഷേത്രജ്ഞ രൂപ വിവേക അഭാവ നിബന്ധന. വിവേക അഭാവം തന്നെ അവിവേകം. ഈ പുരുഷൻ, നിർഗുണനായിരിക്കുന്ന ഈ പുരുഷൻ ക്ഷേത്രജ്ഞൻ, ആ പ്രകൃതിയുമായിട്ട് താതാത്മ്യപ്പെട്ടു പോകും. സ്വയം പിരിഞ്ഞു പോരാൻ കഴിയാത്ത രീതിയിൽ അതിനോട് ഏകീഭവിച്ചു പോകും. അനന്താ കാരണം വിവേകാഭാവം. അതിനുവേണ്ടിയിട്ട് അവിടെ പറഞ്ഞു ഒരു മിഥുനീകരണത്തെക്കുറിച്ച്, അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യ ധർമാംശ അധ്യസ്യ ഇതരേതര അവിവേകേന എന്നവിടെ പറഞ്ഞു. സത്യ അനുതയോ മിഥുനീകൃത്യ. ആ മിഥുനീകരണത്തെക്കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത് ക്ഷേത്രക്ഷേത്രജ്ഞ സ്വരൂപ വിവേകാഭാവ നിബന്ധന. അതെല്ലാം നമ്മൾ വളരെ മണിക്കൂറുകൾ കൊണ്ട് ചർച്ച ചെയ്ത കാര്യമാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. ക്ഷേത്രക്ഷേത്രജ്ഞ രൂപ വിവേകം ഇല്ലാത്തതുകൊണ്ട്, വിവേകാഭാവം കൊണ്ട് രജ്ജു ശുക്തികാദീനാം തദ്വിവേകജ്ഞാനാഭാവ. രജ്ജു ശുക്തിക ഇവയ്ക്കെല്ലാം രജ്ജു സർപ്പ ശുക്തികാരജിതം അതിനെയൊക്കെ പറയുകയാണ്. തദ്വിവേകജ്ഞാനാഭാവ, അതവിടെ വിവേകജ്ഞാനമില്ലാതെ മിഥുനീകരണം സംഭവിച്ച് അധ്യാരോപിത സർപ്പരചിതാദി സംയോഗവ രജ്ജു സർപ്പം ശുക്തികയിൽ രചിതം പോലെ ആ കൂടിച്ചേരൽ അനിർവചനീയമായിരിക്കുന്ന ആ കൂടിച്ചേരലിന് ലൗകികമായി ഭൗതികമായി ഒരു ഉദാഹരണം പറയുകയേ ഉള്ളൂ. എങ്ങനെ അത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ക്ഷണികമായ അനുഭവത്തിൽ മാത്രം നിൽക്കുന്നതും എന്നാൽ എത്ര യുക്തി വിചാരം ചെയ്താലും നിർവചിക്കാൻ കഴിയാത്തതുമായ ഒരനു അതുതന്നെയാണ് പരമാർത്ഥത്തിൽ തന്നെ സംബന്ധിച്ചും സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കൂടിച്ചേരൽ പ്രകൃതിയോട് ഉള്ള ഈ ബന്ധം അത് ഒരു തരത്തിലും വേർതിരിക്കാൻ കഴിയാത്ത രീതിയിലിരിക്കുന്നു. അതിനാണ് ഇവിടെ രജ്ജുസർപ്പത്തെയും ശുദ്ധികാരജത്തെയും പറഞ്ഞത്. സ്വയം അധ്യാസരൂപം, ഇതാണ് അധ്യാസം. ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗോ, ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗം എന്ന് പറയുന്നു മിഥ്യാജ്ഞാന ലക്ഷണം. മിഥ്യാജ്ഞാനം, മിഥ്യാജ്ഞാന നിമിത്ത എന്ന് ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു. മിഥ്യാജ്ഞാനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പുരുഷന് സംഭവിച്ചിരിക്കുന്നത്. പ്രകൃതിയുമായിട്ടുള്ള താതാത്മ്യഭാവം, അധ്യാസം, അതവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവിടെ അത് വിശദീകരിക്കാത്തത്. അതവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുക. ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അവിടെ മനസ്സിലാക്കുക. ഇവിടെ അതൊന്നുകൂടി ആവർത്തിച്ചു തന്നേ ഉള്ളൂ. ആ മിഥ്യാജ്ഞാനം. അപ്പൊ ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗം എന്ന് പറയുന്നത് ഇവിടെ അദ്വൈത മതമനുസരിച്ച് രാമാനുജാചാര്യനും മറ്റു മറ്റു തരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിന് സംയോഗം ഒക്കെ അവരും സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ചിത്തജിത് സംയോഗം വേറെ തരത്തിലാണത് വ്യാഖ്യാനിക്കുന്നത്. അദ്വൈതി പറയുന്നത് അത് അധ്യാസം എന്ന് പറയുന്നു, താതാത്മ്യം സംഭവിക്കുന്നു. അവിടെ പറയുന്നത് ചിത്തജിത് സംയോഗം കൊണ്ട്, താതാത്മ്യമല്ല അതിന്റെ സംയോഗമാണ്. ചിത്തും അച്ചിത്തും കൂടി കൂടിച്ചേരുന്നു, അവിവേകമുണ്ടാകും. കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, സൃഷ്ടി നടക്കുന്നു എന്നവിടെ പറയുന്നു. ഇവിടെ അതല്ല, അവിവേകം കൊണ്ട് ഒരു താതാത്മ്യം സംഭവിക്കുന്നു, വസ്തുവിൽ സംബന്ധം ഉണ്ടാവുന്നില്ല. ഇവിടെ സംബന്ധം ഉണ്ടാകുന്ന എങ്ങനെ, അത് അറിവിലാണ്, ചിത്തത്തിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ കൂടിച്ചേർന്നിട്ട് സൃഷ്ടി സംഭവിക്കുന്നു. പിന്നെ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു ഇതിന്. മറ്റടുത്ത് ചിതജിത് സംസർഗം, ചിതജിത്തിന്റെ സംസർഗം, അത് വാസ്തവമാണ്. ഇഷ്ടാദ്വീതികളും മറ്റും പറയുന്നത് എന്താണ്, ചിത്തും അജിത്തും കൂടിച്ചേരുന്നുണ്ട്, വാസ്തവത്തിൽ കൂടിച്ചേരുകയാണ്. നമ്മൾ സാധാരണ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന പോലെ ഭൗതികമായ പല വസ്തുക്കളും ഭൗതികമായി കൂടിച്ചേരുന്നു. ആ കൂടിച്ചേരൽ വാസ്തവം തന്നെ, എന്നിട്ട് അതിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു. അദ്വൈതി പറയുന്ന എന്താണ്, ഭൗതികമെന്ന് നമ്മൾ കരുതുന്ന ഈ വസ്തുക്കളുടെ കൂടിച്ചേരൽ, ആ കൂടിച്ചേരൽ ഭൗതികം പോലെ അനുഭവപ്പെടുന്നതാണ്. അത് നമ്മുടെ അനുഭവത്തിൽ വാസ്തവമാണെങ്കിലും അതൊരു പാരമാർത്ഥികമായ തലത്തിൽ ഇത് നിലനിൽക്കുന്നില്ല, ഇത് ഇതവിടെ കാണുന്നില്ല. അതുകൊണ്ട് അധ്യാസം എന്ന് പറയും. അതുകൊണ്ടാണ് അവന് അധ്യാസം എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തതുകൊണ്ടോ നമ്മൾ കാണാത്തതുകൊണ്ടോ ഒന്നുമല്ല, അനുഭവത്തിലുള്ളത് തന്നെ അനുഭവപ്പെടുന്ന ഉണ്മയെ നിഷേധിക്കുന്നില്ല, സൃഷ്ടിയുടെ ഉണ്മയെ നിഷേധിക്കുന്നില്ല, സൃഷ്ടിയുടെ കാരണത്തിന്റെ ഉണ്മയെ നിഷേധിക്കുന്നില്ല. പക്ഷേ മറ്റൊരു തലമുണ്ട്, ഈ വ്യാവഹാരികമായ ലൗകികമായ ഈ അനുഭവത്തെ ബുദ്ധി അതിക്രമിച്ചു പോകുന്ന ഒരു തലത്തിൽ അവിടെ ഇത് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ അനുഭവപ്പെടാത്തതുകൊണ്ട്, എല്ലാ തരത്തിലും അനുഭവപ്പെടാത്തതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു, മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആശയമാണിത്. ഇല്ലാത്തതെന്നുള്ള അർത്ഥം പറഞ്ഞതുകൊണ്ട്, മിഥ്യ എന്ന് വെച്ചാൽ ഇല്ലാത്തത്, ഇല്ലാന്നുള്ള അർത്ഥമുണ്ട്. ഈ അധ്യാസത്തെക്കുറിച്ച്, പ്രപഞ്ച മിഥ്യാത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് ശങ്കരാചാര്യരുടെ ഭാഷ്യങ്ങളിലൊരിടത്ത്, പത്ത് ഉപനിഷത്തുകളുടെ ഭാഷയത്തിലോ ബ്രഹ്മസൂത്രത്തിലോ ഒരിടത്ത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ഈ മിഥ്യാശബ്ദം പ്രയോഗിച്ചിട്ടില്ല. മിഥ്യാശബ്ദത്തിന് ഇല്ല എന്നുള്ള അർത്ഥമുണ്ട്, ആ അർത്ഥത്തിൽ ശങ്കരാചാര്യനെ പ്രയോഗിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ സാധാരണ ധരിക്കുന്ന രീതിയിൽ, നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ ഒരു സ്ഥലത്തും പ്രയോഗിച്ചിട്ടില്ല. എന്നാലും അതിന് പ്രചരിച്ചു പോയ അർത്ഥം എന്താണ്, ഇല്ലാത്തതാണ്. ശങ്കരാചാര്യർ പറയുന്നു പ്രപഞ്ചം മിഥ്യയാണെന്ന് വെച്ചാൽ പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്നുള്ള രീതി നമ്മൾ ധരിച്ചുപോയി. അതുകൊണ്ടാണ് ഇവിടെ മിഥ്യാശബ്ദം വീണ്ടും പറയുന്നത്. അങ്ങനെ പ്രയോഗിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുള്ളത് ആരെങ്കിലും കാണിച്ചു തന്നാൽ എനിക്കും അത് പഠിക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഞാനും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എവിടെയാ ശങ്കരാചാര്യർ പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ചില പ്രകരണ ഗ്രന്ഥങ്ങൾ, ലഘുവായിട്ടുള്ള പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില വിപരീത ബോധം, അതുകൊണ്ടാണ് എന്റെ അഭിപ്രായത്തിൽ ഈ പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് വലിയ അപകടങ്ങളുണ്ട്. ബ്രഹ്മസൂത്രം ഭാഷ്യം അദ്വൈതം പഠിക്കാൻ വേണ്ടിയിട്ട്, അദ്വൈതം മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്രഹ്മസൂത്ര ഭാഷ്യം ഉപനിഷത് ഭാഷ്യം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാതെ പ്രകടന ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ചെറിയ വിവേക ചൂടാമണി പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അദ്വൈതത്തെ സംബന്ധിച്ച് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം ഞാനത് പഠിക്കുകയും ആ തെറ്റിദ്ധാരണ അനുഭവിക്കുകയും ചെയ്ത ആൾ പിന്നീട് തിരുത്തുകയും ചെയ്ത ആളാണ്. ഞാൻ ഈ തെറ്റിനെ ചുമന്നുകൊണ്ടുവിടുന്ന ആളാണ്. ഞാനും കുറേ കാലം വിവേക ചൂടാമണി വിദ്വാനായിട്ട് നടന്നതാണ്. ആൾക്കാരെ പഠിപ്പിക്കുകയും ചെയ്തു, കുറേ എണ്ണത്തിന് വഴിതെറ്റിക്കുകയും ചെയ്തു. അപ്പോ വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഇനി അങ്ങനെ ഒരാൾ അത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യണമെങ്കിൽ ആദ്യം ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നു. ബ്രഹ്മസൂത്രം, ഉപനിഷത് ഭാഷ്യം, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ആദ്യം ഈ ആശ്രമത്തിൽ നിന്ന് തന്നെ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ മുമ്പേ ഇരിക്കുന്ന ആൾ വന്നു എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ബ്രഹ്മസൂത്രത്തിൽ തുടങ്ങാം. പേടിയായിരുന്നു എല്ലാവർക്കും, എല്ലാം വഴിതെറ്റിപ്പോവും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് എന്തായാലും അവിടെ മുതൽ തന്നെ തുടങ്ങണം. അതിന്റെ താല്പര്യം ആദ്യം മനസ്സിലാക്കണം. ഭാഷ്യം അത് എങ്ങനെ വിശദീകരിക്കുന്നു അതാദ്യം മനസ്സിലാക്കണം. പിന്നീട് നമുക്ക് താഴേക്ക് വന്ന് ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കും. പക്ഷെ അങ്ങനെ ഒരു ഒന്ന് പ്രചരിച്ചു പോയി. പക്ഷെ ഇന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയമായിട്ട് തോന്നും, ഈ സാധാരണ നമ്മൾ അതിന് വേറെ ബുദ്ധിമുട്ടുള്ളത് ഈ അദ്വൈതത്തെക്കുറിച്ച് സാധാരണ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചേ പറ്റും. നമുക്കിപ്പോൾ ഒരു പൊതുവായ സ്ഥലത്ത് പോയി ബ്രഹ്മസൂത്രമൊന്നും പഠിപ്പിക്കാൻ ഒക്കത്തില്ല പബ്ലിക്കിന്. അദ്വൈത ആശയം മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ലളിതമായ രീതിയിൽ, അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ എഴുതിയവർ മണ്ടന്മാരോ ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അസംബന്ധമല്ല. അതും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ആത്മബോധം തത്വബോധം പോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. അതും അറിവുള്ള ആൾക്കാർ എഴുതിയത് തന്നെ. പക്ഷെ അത് പറയുമ്പോൾ അത് അതിന്റെ വിശദീകരണത്തിൽ ആൾക്കാർ ആദ്യം തന്നെ പറയും പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് പറയും. കേൾക്കുന്നതും വിളിച്ചിരിക്കും. അത് അല്ല അതിന്റെ താല്പര്യം. അതിന്റെ താല്പര്യം ഇവിടെ വന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന താല്പര്യം മനസ്സിലാക്കി എന്താണ് മിഥ്യാത്വം എന്നുള്ളത് ശരിയായി മനസ്സിലാക്കി അവിടെ വിശദീകരിക്കുന്നു. അങ്ങനെ ഇല്ല എന്നുള്ള ഒരർത്ഥം അതിനില്ല എന്ന് ധരിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ദോഷമില്ല. അപ്പം അതിനുവേണ്ടി എന്ത് വേണം? ഈ ഭാഷ്യത്തിന്റെ താല്പര്യങ്ങളൊക്കെ നമ്മൾ ധരിച്ചിട്ട് പിന്നെ നമുക്കത് പഠിപ്പിക്കാം. അല്ല, അത് മാത്രം കൈമുതലാക്കി വെച്ചുകൊണ്ട് വേദാന്തം പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ശങ്കരാചാര്യർ പറയുന്ന കാര്യങ്ങൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് പറയും, അസംബന്ധമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ മുതൽ തുടങ്ങണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടുകൊണ്ട് അദ്വൈതിയുടെ രീതി അനുസരിച്ച് പറയുന്നു. ആ ക്ഷേത്രജ്ഞ സംയോഗം എന്ന് പറയുന്നത് മിഥ്യാജ്ഞാനമാണ്, അനുരോചനീയമാണ്. ബ്രഹ്മസൂത്രം നമ്മൾ പറഞ്ഞു മിഥ്യാശബ്ദോ അനുർവചനീയത വചന പഠിച്ചിട്ടുണ്ട്. അവിടെ മിഥ്യാശബ്ദം എന്ന് പറയുന്നത് അനുർവചനീയത എന്നുള്ള അർത്ഥത്തിലാണ്, മറിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, പഠിപ്പിക്കണം. യഥാശാസ്ത്രം ക്ഷേത്രക്ഷേത്രജ്ഞലക്ഷണ ഭേദ പരിജ്ഞാനപൂർവം പ്രാഗ്ദർശിത രൂപത്വാത് ക്ഷേത്രാത് മുഞ്ചാത് ഇവ ഇഷീകാം യഥോക്തലക്ഷണം ക്ഷേത്രജ്ഞം പ്രവിഭജ്യ സന്നാസദുച്ഛ്യതേ ഇത്യനേന നിരസ്ത സർവോപാധി വിശേഷം ജ്ഞേയം ബ്രഹ്മസ്വരൂപേണ പശ്യതി. പറഞ്ഞല്ലോ ഇവിടെ ഭാഷ്യകാരൻ എങ്ങനെ ആത്മാ അനാത്മ വിവേകത്തിലൂടെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കാം എന്ന് പറയുകയാണ്. യഥാശാസ്ത്രം ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രീതിയിൽ ക്ഷേത്രക്ഷേത്രജ്ഞ ലക്ഷണഭേദ പരിജ്ഞാനപൂർവം, എന്താണ് ക്ഷേത്രൻ, എന്താണ് ക്ഷേത്രജ്ഞൻ, ഇതിനെ വ്യക്തമായി ഇതിന്റെ ഭേദത്തെ ധരിച്ച് പ്രാഗ്ദർശിത രൂപ ക്ഷേത്ര ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു, പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ നിന്നും മുഞ്ചാദിവ ഇഷീകാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന മുഞ്ചാദിവ ഇഷീകാം, ഒരു പുല്ലിന്റെ നാമ്പിനെ അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് പോലെ, ഏകാഗ്രതയോടെ സൂക്ഷ്മതയോടെ അതിന് കേടുപറ്റാതെ അതിനെ വേർതിരിച്ചെടുക്കുന്നത് പോലെ, യഥോക്ത ലക്ഷണം ക്ഷേത്രജ്ഞം പ്രവിഭജ്യ, ആ ക്ഷേത്രജ്ഞനെ ഈ ശരീരം തുടങ്ങിയ ഈ പ്രകൃതിയിൽ നിന്നെല്ലാം വേർതിരിച്ച് പറഞ്ഞല്ലോ ശ്രവണ മനന നിധ്യാസനത്തിലൂടെ നസത്തന്നാസ്വദിച്ചതേത്യനേന, അതെന്തുകൊണ്ട് അത്രയും സൂക്ഷ്മമായി വേർതിരിക്കേണ്ടി വരുന്നു, പുല്ലിന്റെ നാമ്പെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. ഇവിടെ എന്താ പറയുന്നു, നസത്തന്നാസ്വദിച്ചതേ, ബുദ്ധിക്ക് പരിചയമുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്നെന്താണ് സത്ത്, മറ്റൊന്ന് അസത്ത്, ഒന്നുള്ളത് ഒന്നില്ലാതെ ഇല്ലാത്തത്, രണ്ടും നമുക്ക് പരിചയമുണ്ട്. ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ കുറെ വസ്തുക്കൾ നമ്മൾ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നു, കുറെ വസ്തുക്കൾ നമ്മൾ ഇല്ലാത്തതായി അനുഭവപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിനുള്ളിൽ പ്രപഞ്ചത്തെ ആരും ഇല്ലാത്തതായിട്ട് അനുഭവിക്കുന്നില്ല, പ്രപഞ്ചത്തിൽ ഇല്ലായ്മയുണ്ട്, പ്രപഞ്ചം ഇല്ലാത്തതല്ല, അതാണ് എന്റെ വ്യത്യാസം. പ്രപഞ്ചത്തിൽ ഇല്ലായ്മയുണ്ട്, ഇതാണ്, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ആരോഗ്യമില്ല, ഇങ്ങനെ പലതും നമുക്ക് പറയാം. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഇല്ലായ്മകളാണ് ഉണ്മയെ അനുഭവിക്കുന്നുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ലായ്മയും ഉണ്മയുമായി മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണ് പ്രപഞ്ചം, രണ്ടും കൂടി ചേർന്ന് അനുഭവപ്പെടുന്നതാണ്. ഇതിൽ നിന്നും എന്താണ് അപ്പുറം സത്തെന്നോ അസത്തെന്നോ ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. നസത്ത നസതുച്ചത്, അതിനാണ് താൻ ധ്യാനിക്കുന്നത്. താൻ ഏകാഗ്രമായി തന്റെ മനസ്സിനെ ശ്രവണ മനനങ്ങളിലൂടെ ഉറപ്പിക്കേണ്ടത് എവിടെ, ഈ സദസദ്ഭാവനയിലൂടെ വിഷയമാക്കാൻ കഴിയാത്ത ഒന്ന്, അതാണ് അതി ഈ പുൽനാമ്പ് പോലെ വളരെ കോമളം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇത്യനേന നിരസ്വ സർവോപാധി വിശേഷം, ഒരു വിശേഷണങ്ങൾ കൊണ്ടും വിശേഷിപ്പിക്കാൻ കഴിയാത്ത, എന്നാൽ മനസ്സിനെ അതിനെ ഉറപ്പിക്കുകയും വേണം. മനസ്സാണെങ്കിലോ അതിന്റെ സ്വഭാവം തന്നെ വിശേഷണങ്ങളോടുകൂടിയ വസ്തുവിനെ ഗ്രഹിക്കുക എന്നുള്ള നിർവിശേഷമായിരിക്കുന്ന ഇതിനെ മനസ്സ് എങ്ങനെ ഗ്രഹിക്കുന്നു, ഇതൊരു വിശേഷതകളും ഇല്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്ന് കരുതുകയാണ്. ഇതിൽ യാതൊരു തരത്തിലുള്ള വിശേഷതകളും ഇല്ല എന്നാണ്. ഈ ആത്മവസ്തുവിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു തരത്തിലുള്ള വിശേഷതകളുമില്ല. നേരി നേരി എന്ന് പറഞ്ഞ് തള്ളി സർവവിശേഷതകളെയും നിരസിച്ച് നിരസിച്ച് മനസ്സ് പോകുന്നത് എവിടെ, മനസ്സിന്റെ ഉത്പത്തി സ്ഥാനത്തേക്ക്, അതിന്റെ ഉറവിടത്തിലേക്ക് പോകുന്നു. ജ്ഞേയം ബ്രഹ്മ, അപ്പോൾ മനസ്സിന് പ്രാപ്യമായിരിക്കുന്നത്, മനസ്സിന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്ന എന്താണ്, ആ പരമാത്മതത്വത്തെയാണ്. ആ പരമാത്മതത്വത്തെ ഭഗവാൻ പറഞ്ഞ രീതിയിൽ ഹൃദയസേ അവർ ഇന്ന് സ്വരൂപേണ, തന്റെ ഉള്ളിൽ അത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അതിന് സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ പുറം ഉള്ളു എന്നുള്ള കൽപ്പനയോടുകൂടി പുറം എന്ന് പറയുന്നത് എന്താ, ഈ സ്ഥൂലമായ പ്രപഞ്ചം. സ്ഥൂലമായ പ്രപഞ്ചത്തെ മനസ്സ് നിഷേധിച്ചു, പിന്നെ ആ മനസ്സ് സൂക്ഷ്മമായ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കും. മനസ്സിന്റെ ഉപാദാനം എന്ന് പറയുന്നത് മനസ്സ് എന്തിൽ നിന്നാണോ മനസ്സ് ആവിർഭവിച്ചത്, അതാണ് സൂക്ഷ്മമായ പ്രപഞ്ചം എന്ന് പറയുന്നത്. തന്മാത്രകൾ, ആ തന്മാത്രകളെ അവലംബിച്ച് മനസ്സ് ആ തന്മാത്രകളിലൂടെ തന്നെ സഞ്ചരിക്കുന്നു. തന്മാത്ര മയമായ മനസ്സ് സഞ്ചരിക്കുന്ന ഇവിടെ അതിൻ്റെ ഉത്പത്തി സ്ഥാനത്തേക്ക് ജീവൻ അതിനോടൊപ്പം പോകും. അത് ഒരു പരിധി കഴിയുമ്പോൾ എന്തുവരുന്നു? ജീവൻ മനസ്സ് തനിക്ക് പ്രാപ്യമായിരിക്കുന്ന പരമാത്മാവ് എന്നുള്ള ഭേദം വിട്ട് അവിടെ ഏകീഭവിക്കുന്നു. സ്വരൂപേണ സ്വരൂപസ്ഥിതനായിത്തീരുന്നു, ആത്മനിഷ്ഠനായിത്തീരുന്നു ധ്യാനം കൊണ്ട്. യപശ്യതി അവിടെ ആരാണോ സ്വയം കാണുന്നത്, ആരിലാണോ ഈ തത്വം സ്വയം പ്രകാശിക്കുന്നത്, അങ്ങനെ സ്വയം പ്രകാശിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ അനുഭവത്തെ നമുക്ക് പറയാം എന്താണ്? കേവലം ആത്മമാത്രമായ സ്ഥിതി. ആ സ്ഥിതിയെ നമുക്ക് പറയാം എന്താണ്? അവിടെ പ്രപഞ്ചമില്ല എന്ന് പറയാം. ഒരിക്കലും അത് നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല, രണ്ട് കാര്യങ്ങളാണ്. അതടുത്ത് പറയുന്നു എന്താണ്? ക്ഷേത്രം ച അവിടെ യപശ്യതി, അത് പ്രത്യേകം ഓർക്കുന്നു. ആരാണോ അതിനെ കാണുന്നത്, അവനെ സംബന്ധിച്ച് മാറിയെന്ന് നമുക്ക് പറയാം എന്താണ്? അവൻ അതിനെ മാത്രമേ കാണുന്നുള്ളൂ, അവന് കാണാനായി അവന്റെ മുമ്പിൽ ഈ പ്രപഞ്ചമില്ല. മായാനിർമ്മിത ഹസ്തി ഹർമ്യാധിപത് സ്വപ്നദിഷ്ട വസ്തുവത് ഗന്ധർവ നഗരാധിപത് അസദേവ എന്നാണ്. ആ അനുഭവത്തിൽ ഒരു സാധാരണ ഒരുവനെ സംബന്ധിച്ച് നിഗൂഢമായിരിക്കുന്നാലും ആത്മനിഷ്ഠനെ സംബന്ധിച്ച് ആത്മപ്രകാശം, അവിടെ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്താണ്? സർവവും മായാനിർമ്മിതം. ഹസ്തിയെപ്പോലെ ഹർമ്യാദികളെപ്പോലെ മായ കൊണ്ടെല്ലാം മായാവിക്കും ഉണ്ടാക്കി കാണിക്കാമല്ലോ. സ്വപ്നദൃഷ്ട വസ്തുവിനെ പോലെ ഒരിക്കലും ഇത് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്തെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഈ പറയുന്നതല്ല നമ്മളെ ഭൗതികശാസ്ത്രം പഠിപ്പിക്കുകയല്ല. അല്ല, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തെയാണ് നമ്മൾ ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഭൗതികശാസ്ത്രം തന്നെ പഠിക്കും. അതിന് ആധ്യാത്മിക ശാസ്ത്രം പഠിച്ചിട്ട് കാര്യം, കാരണം അവിടെ വിഷയം അതല്ല, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിപ്പിക്കുകയല്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഏതാണ് ശരി, അത് ഭൗതികശാസ്ത്രം പറയുന്നതാണ് ശരി, അതിനൊരു സംശയമില്ല. അത് ശരി മാറിക്കൊണ്ടിരിക്കുമായിരിക്കും, എന്നാലും അത് ശരിയാണ്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഇവിടെ എന്തിനെ കുറിച്ച് പറയുന്നു? ആത്മാവിനെ കുറിച്ച് പറയുന്നു, ആത്മനിഷ്ഠന്റെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. ആത്മനിഷ്ഠന്റെ അനുഭവത്തിനെന്താണ്? സ്വപ്നദിഷ്ട വസ്തുവത്, അത്രയോ. സ്വപ്നദിഷ്ട വസ്തുവിനെ പോലെ അവിടെ ഗന്ധർവനഗരാധിപത് ഗന്ധർവനഗരത്തെ പോലെ അസദേവ, അതാണ് യപശ്യതി, അതിനാണ് പ്രാധാന്യം. അല്ലാതെ സാധാരണ ഈ പ്രപഞ്ചത്തെ കാണുന്ന ഒരുവന്റെ അനുഭവത്തെ പറയുക, വേദാന്തം പഠിച്ചിട്ട് പ്രപഞ്ചം അസത്താണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പറയുന്നത്. യപശ്യതി, ആരാണോ ഇതിനെ സാക്ഷാത്കരിക്കുന്നത് അവന് അസതാണ്. അസതെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ ധരിക്കുന്ന പോലെ പ്രപഞ്ചമില്ലാത്തതുകൊണ്ടല്ല, അവനെ സംബന്ധിച്ചിടത്തോളം ആത്മ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. ആത്മാവ് മാത്രമുള്ളവനെ സംബന്ധിച്ചിടത്തോളം, രണ്ടാമതൊന്നുമില്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രപഞ്ചമൊന്ന് ധരിക്കുന്നത് എന്തോ? നമ്മൾ സത്യമായി അനുഭവിക്കുന്ന പ്രപഞ്ചം നമ്മളെ സംബന്ധിച്ച് സത്യമായി തന്നെ ഇരിക്കുന്ന അവിടെ എന്താണ്? അത് അസത്താണ്, അവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാണ്. നമുക്കെന്ത് ചെയ്യുന്നു? അത് സദിവ അവഭാസതേ എന്നാണ്. ആത്മനിഷ്ഠന് മാത്രം അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ചം അജ്ഞന് സത്ത് പോലെ പ്രതീതമാകുന്നു. ആ സത്ത് പോലെ സദിവ എന്നതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഇവിടെ പറയുന്നത് ആത്മനിഷ്ഠന്റെ അനുഭവത്തെ കുറിച്ചായതുകൊണ്ട്. നിത്യവും നിശ്ചിത വിജ്ഞാനതോ വിജ്ഞാനോ യഹ തസ്യ, ഇങ്ങനെയുള്ള നിശ്ചിതമായ വിജ്ഞാനമുള്ളത് ആർക്കാണോ അവന്, ആർക്ക്? ആത്മനിഷ്ഠന്. ശ്രവണമന്ന നിധ്യാസനങ്ങളിലൂടെ ഈ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചവന് യഥോക്ത സമ്യക് ദർശന വിരോധാ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ സമ്യക് ദർശനത്തിന് വിരോധമായിരിക്കുന്ന മിഥ്യാജ്ഞാനം അവഗച്ഛതി, അവനിൽ മിഥ്യാജ്ഞാനം ഇല്ലാതാകുന്നു. തസ്യ ജന്മഹേതു ജന്മഹേതുവായിരിക്കുന്ന മിഥ്യാജ്ഞാനം ഇല്ലാതാകുന്നു. ഏവം വേത്തി പുരുഷൻ പ്രകൃതി ഗുണൈസഹായിത്യനേന, നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള വിദ്വാൻ ഈ പ്രകൃതി പുരുഷന്മാരെ അറിയുന്നവൻ ഭൂയോ ന അഭിജായതേ, അവൻ വീണ്ടും ജനിക്കുന്നില്ല. ഇത് ഏതുക്തം തത് ഉപപന്നം ഉക്തം, ആ പറഞ്ഞത് യുക്തിയുക്തമാണ്. ആത്മനിഷ്ഠന്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നു. ആത്മനിഷ്ഠന്റെ അനുഭവത്തിൽ ആത്മാവല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പറയുന്നു എന്താണ്? ഈ പ്രപഞ്ചം അസത്താണ് എന്ന് പറയും. അല്ലാതെ പ്രപഞ്ചത്തെ പഠിക്കുന്നവന്റെ ബുദ്ധിയിൽ പ്രപഞ്ചത്തെ അസത്തെന്ന് ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടല്ല വേദാന്ത ശാസ്ത്രം അത് പറയുന്നു. അത് കേവലം ആത്മനിഷ്ഠന്റെ അനുഭവത്തെക്കുറിച്ച് മാത്രം പറയുന്നു, അജ്ഞന്റെ അനുഭവത്തെക്കുറിച്ചല്ല. അജ്ഞന്റെ അനുഭവത്തിൽ പ്രപഞ്ചം സത്യം തന്നെ. കാരണം അജ്ഞനായിരിക്കുന്നിടത്തോളം കാലം പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്ന അസംബന്ധമാണ്, കാരണം തന്റെ അനുഭവത്തിന് വിരുദ്ധമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഭരദർശപാലയോ അർജുന കിഞ്ചിത് സ്ഥാവര ജംഗമസത്വം യാവത് സഞ്ജായതേ തത്. സ്ഥാവര ജംഗമ രൂപത്തിലുള്ള ഈ സത്വം വസ്തുക്കൾ ഏതെല്ലാം ഉണ്ടാകുന്നുവോ തത്, അത് ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാ, ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗം കൊണ്ടാണെന്ന് വിധി മനസ്സിലാക്കൂ എന്നാണ്. സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാ തദ്വിദ്ധി ഭരദർശഭ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമീശ്വരം വിനശ്യ സ്വവിനശ്യന്തം യപ്പശ്യതി സപശ്യതി സമം പശ്യന്തി സർവത്ര സമപസ്ഥിതമീശ്വരം നഹി നസ്യാത്മനാത്മാനം തതോ യാതി പരം ഗതിം പ്രകൃതൈവ ച കർമാണി ക്രിയമാണാനി സർവശ യ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി യദാ ഭൂതപൃഥക് ഭാവം ഏകസ്ഥം അനു പശ്യതി തദൈവ ച വിസ്താരം ബ്രഹ്മ സംവദ്യതേ തദാ അനാദിത്വാ നിർഗുണത്വാ പരമാത്മായമവ്യയ ശരീരസ്ഥോ വി കൗന്ദേയ അകരോതി ന നിപ്യതേ യഥാ സർവഗതം സൗഷ്മ്യാ ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമം ബ്രവീ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച വിതുര്യാന്തിത്തേ പരം. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി.